ബുദ്ധേവാസനാഷിണീസുമധുരസേതനാഗേശ്വരേ സദാശിവസാരംഭം ശങ്കരാചാര്യമന്ത്രി ഭഗവത്പാദം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായ പ്രഭാഷ്യപ്രദം ൂർത്തിമൂർത്ത ചതുർത്ഥാധ്യായം തൃതീയ ബ്രാഹ്മണ സപ്തമ മന്ത്രം ഭാഷ്യം വാർത്തകൾ ക്ഷേത്രസഹേതുതസംസിദ്ധിത്തമോ അനുഭവസംശ്രയ ഇവിടെ മുമ്പ് പറഞ്ഞു എന്നിമിത്തം ച സാക്ഷിത്വം കാരണത്വം തഥാത്മന സർവകാര്യ വിനാശേവി ഏദ്ബീജം അവശേഷ്യതേ തത് ആത്മജ്യോതിഷായുദ്ധം സന്നിത്യമേവ ഉപതിഷ്ഠതേ ഉത്പത്തിസ്ഥിതി ഭംഗാന വേദ്മീതി ച സാക്ഷിത സ്വസ്വരൂപത്തൻ എന്ന് പറയുന്നു. കൂടസ്ഥനായിരിക്കുന്ന സ്വസ്വരൂപം, നിർവികാരിയായിരിക്കുന്ന സ്വസ്വരൂപം, അതിന് സാക്ഷി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്നിമിത്തം? അത് അജ്ഞാന നിമിത്തമാണ് അതിന് സാക്ഷിത്വം വരുന്നത്. അജ്ഞോഹം, ഞാൻ അജ്ഞനാണ് എന്ന അനുഭവം ഉള്ളത് കൊണ്ടാണ് സ്വരൂപത്തിന് സാക്ഷി എന്ന് പറയുന്നു. എന്തിന് സാക്ഷിയായിരിക്കുന്നു? തന്റെ തന്നെ അജ്ഞാനത്തിന് അറിവില്ലായ്മയ്ക്ക്. അതുപോലെ തന്നെ കാരണത്വം തുടങ്ങിയ കാര്യങ്ങൾ, കാരണത്വം സാക്ഷിത്വം തുടങ്ങി പറയുന്നതെല്ലാം കൂടസ്ഥമായിരിക്കുന്ന നിർവികാരമായിരിക്കുന്ന സ്വസ്വരൂപത്തിൽ ഇതെല്ലാം വരുന്ന അജ്ഞാന നിമിത്തമായിട്ടാണ്. അല്ലെങ്കിൽ അതിന് കൂടസ്ഥനെന്ന് പറയണം. കൂടസ്ഥനെന്ന് പറയുമ്പോൾ സാക്ഷിത്വം പോലെയുള്ള എല്ലാ ധർമ്മങ്ങളെയും നിഷേധിച്ചിട്ട് അതിൻ്റെ ശുദ്ധമായ സ്വരൂപത്തെ പറയാൻ വേണ്ടിയിട്ട് കൂടസ്ഥനെന്ന് പറയുന്നു. അതുകൊണ്ട് കൂടസ്ഥൈവ സാക്ഷ്യത്ര, കൂടസ്ഥൻ തന്നെയാണ് ഇവിടെ സാക്ഷി. രണ്ടില്ല, ഒന്ന് തന്നെ. എന്നാലും ഇതിനെ സാക്ഷി എന്നെന്തുകൊണ്ട് പറയുന്നു? സ്വമോഹ ആഭാസഹേതു പറഞ്ഞു. സ്വമോഹം, ആത്മമോഹം, തന്നെക്കുറിച്ചുള്ള മോഹം, തന്നെക്കുറിച്ചുള്ള അറിവില്ലായ്മ, അത് തന്നിൽ നിലനിൽക്കുന്നതുകൊണ്ട് ഈ കൂടസ്ഥനെ തന്നെ സാക്ഷിയെന്ന് പറയും. ഒരു ചെറിയ വ്യത്യാസം അവിടെ പറയുകയാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. കൂടസ്ഥൻ തന്നെയാണ് സാക്ഷി എന്ന് പറയുന്നത്. രണ്ട് ശബ്ദം കൊണ്ട് രണ്ട് വസ്തുവിനെ അല്ല ഗ്രഹിക്കേണ്ട, ഒന്നിനെ തന്നെ. എന്നാലും സർവജീവന്മാർക്കും അനുഭവസിദ്ധമായ ഒരു കാര്യമാണ് അജ്ഞാനം, അറിവില്ലായ്മ. നിത്യശുദ്ധ മുക്തസ്വരൂപമാണ് നീ. അക്കാര്യം നിനക്കറിയാമോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? എനിക്കറിയില്ല. എനിക്കെന്നെ കുറിച്ച് അറിയാമെന്നുള്ള എന്താണ്? ഞാൻ രാമനാണ്, കൃഷ്ണനാണ്, എങ്ങനെയല്ല എനിക്കറിയാം? ഞാൻ പുരുഷനാണ്, സ്ത്രീയാണ്, പക്ഷെ നിത്യശുദ്ധനാണ്, മുക്തനാണ് എന്നെനിക്കറിയില്ല. അപ്പൊ അവിടെ എന്താ തന്നെ കുറിച്ച് പറയുന്നത്? എനിക്കറിവില്ല. തന്നെക്കുറിച്ചുള്ള അറിവില്ലായ്മ, അറിവില്ലായ്മ സംസ്കൃതത്തിൽ അജ്ഞാനം എന്ന് പറയുന്നു. ഈ അജ്ഞാനം ഇതിന്റെ പ്രതീതി എവിടെയാണ് ഉണ്ടാകുന്നത്? തന്നിൽ. എപ്പോഴാണോ ഒരു ജീവന് തന്റെ അറിവില്ലായ്മയെക്കുറിച്ച് ബോധമുണ്ടാകുന്നത്, അപ്പോ ആ ജീവനെ സാക്ഷി എന്ന് പറയുന്നു. കൂടസ്ഥ ചൈതന്യം തന്നെ സാക്ഷി എന്നപ്പോ വ്യവഹരിക്കപ്പെടുന്നു. രണ്ടും ഒന്നാണെങ്കിലും ഒരു വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരു വ്യവഹാരം ഇല്ലെങ്കിൽ ആജ്ഞാനത്തെ നിഷേധിക്കുക. തന്നിൽ അങ്ങനെ ഒരു അറിവില്ലായ്മയും ഇല്ല. താൻ നിത്യശുദ്ധ മുക്തസ്വരൂപനാണ് എന്നാണ് പറയുകയാണെങ്കിൽ താൻ ഇവിടെ കൂടസ്ഥനാണ്. മറിച്ച് ഞാൻ അജ്ഞനാണെന്ന് പറയണമെങ്കിൽ താൻ ഇവിടെ സാക്ഷിയാണ്, അജ്ഞാനത്തിന് സാക്ഷി. കൂടസ്യോ സാക്ഷിയത്ര സുമോഹ ആഭാസ ഇത് മോഹാഭാസം, അജ്ഞാന പ്രതീതി, അജ്ഞാന അനുഭവം, അത് സർവജീവന്മാരിലും ഉള്ളതാണ്. അതുകൊണ്ട് അവിചാരിത സംസിദ്ധി തമോ അനുഭവ സംശയ. എന്നാ എന്തായി തമസ്? തമസ് എന്നും പറയുന്നു അജ്ഞാനത്തിന്റെ പര്യായമാണ് തമസ്. അപ്പൊ തന്നിലെങ്ങനെ താൻ കൂടസ്ഥനായിരിക്കുന്ന താൻ അല്ലാതെ അവിടെ തമസ് എന്ന് പറയുന്ന ഒന്നുകൂടി ഉണ്ടോ? അജ്ഞാനം എന്ന് പറയുന്ന രണ്ടാമതൊന്ന് തന്നിലുണ്ടോ? അതൊന്നും അങ്ങനെയൊന്നുമില്ല. അതിനെന്ത് പറയുന്നു? ആ വിചാരിത സംസിദ്ധി, വിചാരം കൂടാതെ സിദ്ധമാകുന്ന ഒന്നാണ് എന്ന് വെച്ചാൽ പരമാർത്ഥത്തിലുള്ള ഒന്നല്ല. അങ്ങനെ ഒരു പ്രതീതി അല്ലെങ്കിൽ ഒരു അനുഭവം അങ്ങനെ ഉണ്ട്, അജ്ഞനാണ്. അത് വിചാരം ചെയ്യാത്തതുകൊണ്ടാണ്. തന്നെക്കുറിച്ച് ശരിയായി വിചാരം ചെയ്യാത്തവന്റെ അഭിപ്രായമാണോ അത്? ഞാൻ അജ്ഞനാണെന്ന് വിചാരം ചെയ്യുന്നവൻ എന്താ പറയുന്നത്? ഞാൻ നിത്യശുദ്ധ മുക്തസ്വരൂപനാണ് എന്ന് പറയുമ്പോൾ അവിടെ ഇവിടെ തന്നെക്കുറിച്ച് അറിഞ്ഞില്ലേ? തന്നിത്യനാണ്, ശുദ്ധനാണ്, മുക്തനാണെന്ന് തന്നെ അറിയുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമായി എന്താണ്? നീ ആരാണ്? ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായി ഞാൻ നിത്യശുദ്ധ മുക്തനാണ്, തത്വമസി. അപ്പൊ അങ്ങനെ വിചാരം ചെയ്ത് തന്റെ സ്വരൂപത്തെ ബോധിച്ച ഒരുവനിൽ പിന്നെ അജ്ഞാനമില്ല. അപ്പൊ അജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ആ വിചാരിത സംസിദ്ധിയാണ് തമസ്. വിചാരം ചെയ്യാത്തവന് മാത്രം ഉള്ളതാണ്. എന്ത് വിചാരം ചെയ്യാത്തവന്? ആത്മവിചാരം ചെയ്യാത്തവൻ, ആത്മനിഷ്ഠമായ ബോധമില്ലാത്തവന് മാത്രമാണ് ഈ അജ്ഞാനമുള്ളത്. അതുകൊണ്ട് താൻ തന്നിലൊരു അജ്ഞാനം എന്ന് ഇവിടെ അംഗീകരിച്ചുകൊണ്ടല്ല പറയുന്നത്. സാക്ഷി താൻ സാക്ഷിയാണ്. താൻ സ്വയം വിചാരം ചെയ്തില്ലെങ്കിൽ തന്നെ കുറിച്ച് തനിക്കറിയാൻ കഴിയില്ല. പറയും ഞാൻ അജ്ഞനാണെന്ന് പറയും. അതുകൊണ്ട് സാക്ഷി എന്ന് പറയുന്ന ഭാവം പരമാർത്ഥമല്ല. വിചാരം ചെയ്യാത്തതുകൊണ്ട് താൻ അജ്ഞനാണെന്ന് കൽപ്പിക്കുന്നു സ്വയം. താൻ അജ്ഞനാണെന്ന് ഒരനുഭവം തനിക്കുണ്ടാവും. ആ അജ്ഞാന അനുഭവം കൊണ്ട് താൻ സാക്ഷിയാകുന്നു. അജ്ഞാനത്തിന് സാക്ഷിയാകും. വിചാരം ചെയ്യുന്നവനോ അവനുള്ള അജ്ഞാനാനുഭവമില്ല, അവൻ അജ്ഞനെന്നല്ല പറയുന്നത് തന്നെ കുറിച്ച്. അഹം ബ്രഹ്മാസ്മി, താൻ പരമാർത്ഥ വസ്തുവാണെന്നറിയുന്നു. അവിടെ അവൻ എന്തിനു സാക്ഷി? അവന് സാക്ഷി. അപ്പൊ സാക്ഷിത്വം എന്ന് പറയുന്നത് അജ്ഞനെ ഉള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അജ്ഞാനിയാണ് സാക്ഷിയായിരിക്കുന്നത്. അജ്ഞാനമാണെങ്കിലോ അത് അവിചാരിത സംസിദ്ധമാണ്, പരമാർത്ഥത്തിലുള്ളതല്ല, വിചാരം ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ അനുഭവപ്പെടുന്ന ഒന്നാണ്. തമോ അനുഭവ സംശ്രയം, അതുകൊണ്ട് തമസിന്റെ അനുഭവം വിചാരം ചെയ്യാത്ത എല്ലാവരിലുമുണ്ട്. സർവരും പറയുന്നു ഞാൻ അജ്ഞനാണ്, എന്റെ പരമാർത്ഥ സ്വരൂപം അതെനിക്കറിയില്ല. അത് പരമാർത്ഥത്തെ നീ അറിയുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി പറയുകയാണ്, എനിക്കറിയില്ല. അറിയില്ല എന്നുള്ള അനുഭവം, ആ അനുഭവത്തെ ആശ്രയിച്ചിട്ടാണ് ഒരുവൻ തന്നെ കുറിച്ച് സാക്ഷിയാണെന്ന് പറയുന്നത്. താൻ സാക്ഷിയാവണമെങ്കിൽ ഇവിടെ സാക്ഷ്യമായ സാക്ഷി പ്രകാശിപ്പിക്കുന്ന ഒന്ന് വേണം, എന്നാലേ എനിക്ക് സാക്ഷിയാകാൻ പറ്റും. സാക്ഷി പ്രകാശിപ്പിക്കുന്ന സർവവും എന്താണ്? അവിചാരിത സംസിദ്ധമാണ്. വിചാരം കൂടാതെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. വിചാരം ചെയ്യുമ്പോഴോ അങ്ങനെ ഒന്നും ഇവിടെ ശ്രദ്ധിക്കുന്നില്ല. അജ്ഞാനമോ താൻ സ്വയം നിത്യനായിരിക്കുമ്പോൾ പിന്നെ നശിക്കുന്ന മറ്റൊന്ന് തന്നിൽ എങ്ങനെ ശ്രദ്ധിക്കും? അതുപോലെ തന്റെ വിശേഷമായി പറയുന്നു, നിത്യമാണ്, വിശുദ്ധമാണ്, മുക്തമാണ്, സർവവ്യാപിയാണ് എന്നീ രീതിയിൽ തന്നെ മനസ്സിലാക്കുമ്പോൾ ആ അനുഭവത്തിന് ജ്ഞാനം, ആ അനുഭവത്തിന് പിന്നെ താൻ സാക്ഷിയല്ല. പിന്നെ സാറിന് പറയാറുണ്ട്, എന്താണോ സാക്ഷിയാണെന്ന് കരുതണം, ബാക്കിയുള്ളതെല്ലാം എന്താണോ ഇങ്ങനെ ഭാവന ചെയ്യണം എന്നെല്ലാം പറയും. ഉപാസനകളാണ്, സാക്ഷിയാണെന്ന് ഭാവന ചെയ്യുക, തൻ്റെ മുമ്പിലുള്ളതെല്ലാം സാക്ഷിയുടെ ദൃശ്യങ്ങളാണെന്ന് ഭാവന ചെയ്യുക, അങ്ങനെ സാക്ഷിയായിരിക്കുന്ന താൻ ആത്മാവാണെന്ന് ഭാവന ചെയ്യുക, ശരീരാദികളെല്ലാം സാക്ഷിയായിരിക്കുന്ന തൻ്റെ വിഷയമാണെന്ന് ഭാവന ചെയ്യുക, ഇതെല്ലാം ഉപാസനാ രീതികളാണ്. പരമാർത്ഥബോധമല്ലാതെ ഉപാസന എന്നുള്ള നിലയ്ക്ക് അതൊക്കെ സ്വീകരിക്കും. പരമാർത്ഥ ചിന്തയിൽ അത്തരം സാക്ഷി ഭാവനയ്ക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല. മറിച്ച് ഇവിടെ എന്താ ബോധിപ്പിക്കുന്നത്? താൻ സാക്ഷിയല്ല എന്ന് ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് തമസിന്റെ അനുഭവത്തെ ആശ്രയിച്ചിട്ടാണ് തന്നെ സാക്ഷിത്വം വരുന്നത്. പരമാർത്ഥത്തിൽ താനൊന്നിനും സാക്ഷിയല്ല എന്നാണ് ഇവിടെ പറയുന്നു. തമോ അനുഭവ സംശയ, അത് അടുത്ത് പറയുന്നു. നിസ്സാക്ഷിക നവേദ്മീതി ന കഥഞ്ചിത് പ്രസിദ്ധി. നവേദ്മി, അഹം നവേദ്മി, ഞാൻ അറിയുന്നില്ല. സാറിന് തന്നെക്കുറിച്ചൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ താൻ സ്വയം ചോദിക്കും, ഗുരുവോ അല്ലെങ്കിൽ പുറമേ നിന്നൊരാൾ ചോദിക്കുകയോ ചെയ്താൽ നീ ആരാണോ? അങ്ങനെ ഒരു ചോദ്യം വന്നാൽ അതിന് സാധാരണ പറയുന്ന മറുപടി എന്താണ്? നവേദ്മി, എനിക്കറിയില്ല. അല്ലെങ്കിൽ ഞാൻ ഇന്നാരാണെന്ന് പറയും. മലച്ച് നിന്റെ പരമാർത്ഥം എന്താണെന്നറിയാമോ എന്ന് ചോദിച്ചാൽ നവേദ്മീനെ മറുപടി പറയാൻ കഴിയും. സാധാരണ ഒരു സാധാരണ ജീവന്മാരല്ല. ഈ അനുഭവം, അറിവില്ല എന്നുള്ള ഈ അനുഭവം, നിസ്സാക്ഷികേ ന കഥഞ്ചിത് പ്രസിദ്ധ്യതി. ഈ അനുഭവത്തിനൊരു സാക്ഷിയില്ലെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവമേ ഉണ്ടാകത്തില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ തന്നെ സാക്ഷിത്വത്തെ സ്വീകരിക്കുന്നത്? അജ്ഞാനത്തെക്കുറിച്ചുള്ള തന്റെ അനുഭവത്തെ അജ്ഞാനത്തെക്കുറിച്ചുള്ള തന്റെ അനുഭവത്തെ സ്വീകരിച്ചുകൊണ്ടാണ് തന്നെ സാക്ഷിത്വത്തെ അംഗീകരിക്കുന്നു. അവിടെ എന്തുകൊണ്ട് തന്നെ സാക്ഷിയായി സ്വീകരിക്കുന്നു? അതിനൊരു പ്രധാന കാരണം, അജ്ഞാനം എന്ന് പറയുന്നത് ഇരുളെന്ന് പറയുന്ന വെളിച്ചത്തിൽ നിൽക്കാൻ പാടില്ല. ഇരുളിന് ഒരിക്കലും വെളിച്ചത്തിന് മുമ്പിൽ നിൽക്കാൻ പാടില്ല, അത് വെളിച്ചത്തിൽ നശിച്ചു പോകുന്നതാണ് ഇരുള്. അപ്പോ നമ്മൾ പറയുന്നു അജ്ഞാനത്തെക്കുറിച്ചുള്ള അറിവ് എന്നാണ് സാധാരണ പറയുന്നത്. അജ്ഞാനത്തെക്കുറിച്ചുള്ള ബോധം, അജ്ഞാനത്തെക്കുറിച്ചുള്ള അറിവ് എന്നെല്ലാം പറയുന്നത് എങ്ങനെ ശരിയാകും? കാരണം അറിവ് എന്ന് വരുമ്പോൾ അവിടെ അജ്ഞാനം നശിക്കണ്ടേ? അജ്ഞാനം അറിവില്ല എന്ന്. അപ്പോ അജ്ഞാനത്തെക്കുറിച്ചുള്ള അറിവെന്ന് ഉള്ള വ്യവഹാരം തന്നെ ശരിയല്ല, അങ്ങനെയുള്ള പറച്ചിൽ തന്നെ ശരിയല്ല. എന്തുകൊണ്ട്? ഇത് പരസ്പര വിരുദ്ധമാണ്. നേരെ പറഞ്ഞില്ലേ, തമസ് പ്രകാശ വിരുദ്ധ സ്വഭാവയോഹോ. തമസും വെളിച്ചവും പരസ്പര വിരുദ്ധ സ്വഭാവമുള്ളതാണ്. അപ്പോ അജ്ഞാനത്തെക്കുറിച്ചുള്ള ബോധം എന്നങ്ങനെ പറയാൻ കഴിയും? കാരണം ബോധം എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ അജ്ഞാനം പാടില്ല, വെളിച്ചം എന്ന് പറയുമ്പോൾ അവിടെ ഇരുട്ട് പാടില്ല. ഇതാണ് സാധാരണ രീതി സംഭവിക്കേണ്ടത്. അറിവിൽ അജ്ഞാനം പാടില്ല, പക്ഷെ അജ്ഞാനത്തെ അറിയുന്നു എന്നും പറയുന്നു. ഞാൻ പറയുന്നു അജ്ഞോഹം, ഞാൻ അജ്ഞനാണ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ പറയുന്നത്? ഞാൻ അജ്ഞാനത്തെ അറിയുന്നു എന്നാണ്. അപ്പൊ എങ്ങനെ അറിവിൽ എങ്ങനെ അജ്ഞാനം നിൽക്കും? അറിവ് അജ്ഞാനത്തെ നശിപ്പിക്കുന്നു എന്നാണ്. വെളിച്ചത്തിൽ എങ്ങനെ ഇരുട്ട് നീക്കും? പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്, അത് നിൽക്കാൻ പാടില്ല. പക്ഷെ ഇവിടെ പറയുന്നു ഞാൻ അജ്ഞനാണോ, ഞാൻ അജ്ഞാനത്തെ അറിയുന്നു. അങ്ങനെ ഒരു വ്യവഹാരം വരാൻ പാടില്ല, അങ്ങനെ ഒരു അനുഭവം വരാൻ പാടില്ല. കാരണം പരസ്പര വിരുദ്ധ സ്വഭാവമുള്ള രണ്ടെണ്ണം ഒരുമിച്ചിരിക്കാൻ പാടില്ല. വ്യാഘാതം എന്ന് പറയുന്ന ദോഷമുണ്ട്. അതുകൊണ്ട് ഞാൻ അജ്ഞനാണെന്ന് പറയുന്നതിന്റെ അപ്പൊ താല്പര്യം എന്താ? അങ്ങനെ പക്ഷെ അങ്ങനെ ഒരു അനുഭവം ഉണ്ട്, യുക്തിക്കണോ എന്നിറക്കാതെ വരുന്നു. അനുഭവം അങ്ങനെയല്ല, ഞാൻ അജ്ഞനാണെന്ന് പറയുന്നു. എന്റെ പരമാർത്ഥ സ്വരൂപം എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നു. അപ്പൊ തന്നിൽ അറിവില്ലായ്മ അംഗീകരിക്കുന്നു, അശയം തന്നെ സ്വയം അറിവായി സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പൊ അറിവിൽ അറിവില്ലായ്മ എങ്ങനെ നിൽക്കും? സ്വപ്രകാശം കുതോ വിദ്യ, സ്വയം അറിവായിരിക്കുന്നതിൽ എങ്ങനെ അറിവില്ലായ്മ വരും? കാരണം അറിവിന്റെ സ്വഭാവം തന്നെ അറിവില്ലായ്മയെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അറിവില്ലായ്മയെ എങ്ങനെ അറിയാൻ കഴിയും? വെളിച്ചത്തിൽ എങ്ങനെ ഇരുള നിൽക്കും? ഇതൊരു ചോദ്യമാണ്. ഇതിന് സമാധാനമായിട്ടാണ് ഇവിടെ സാക്ഷിയെ സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ അറിവിനെ രണ്ടായി സ്വീകരിക്കുന്നു. ഒന്ന് സ്വരൂപപ്രകാശം, സ്വരൂപമായിരിക്കുന്ന അറിവ്. മറ്റൊന്ന് പ്രമാണ ജ്ഞാനം. രണ്ടു തരത്തിലുണ്ട്. പ്രമാണജന്യമായ ജ്ഞാനം, മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ അത് സാക്ഷി എന്നുള്ള സന്ദർഭത്തിലല്ലെന്നേ ഉള്ളൂ. ഇവിടെ എന്തിനൊരു സാക്ഷിയെ സ്വീകരിക്കണം? കാരണം അറിവിനെ ആശ്രയിച്ച് അറിവില്ലായ്മ നിൽക്കാൻ പാടില്ല. അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞാൽ അറിവില്ലായ്മയെ അറിയുക സാധ്യമല്ല. കാരണം അറിയുക എന്ന് പറയുമ്പോൾ അവിടെ അറിവില്ലായ്മ പോകണം, വെളിച്ചം എന്ന് പറയുമ്പോൾ അവിടെ ഇരുള് പോകണം. പക്ഷെ ഇവിടെ തന്നെ അറിവില്ലായ്മ ഉണ്ട് എന്നുള്ളത് അനുഭവമാണ്, അജ്ഞോഹം. ഇത് മറ്റാരും പറഞ്ഞു തരുന്നതാണ്, സ്വയം ഓരോരുത്തരും അറിയുന്നതാണ്. എന്നിൽ അറിവില്ലായ്മയുണ്ട്. എന്താ എന്റെ താല്പര്യം? അറിവില്ലായ്മ അറിയുന്നു എന്നാണോ എന്റെ താല്പര്യം? അല്ല, നമ്മളങ്ങനെ പറയാറുണ്ട്. പൊതുവെ പറയും അറിവില്ലായ്മ അറിയുന്നു. അറിവില്ലായ്മയെ അറിയുന്നു എന്ന് പറയുന്നത് വ്യാഘാത ദോഷമുള്ള കാര്യമാണ്, പരസ്പര വിരുദ്ധമായ കാര്യമാണ്. അത് വെളിച്ചം കൊണ്ട് ഇരുളിനെ കാണുന്നു എന്ന് പറയുമ്പോഴേക്കും അറിവില്ലായ്മയെ അറിയുന്നു എന്നല്ല അതിന്റെ താല്പര്യം. എന്തുകൊണ്ട്? അറിവ് കൊണ്ട് അറിവില്ലായ്മയെ അറിയാൻ ശ്രമിച്ചാൽ അത് നഷ്ടപ്പെട്ടു പോകും, കാരണം അറിവില്ലാതെ നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടല്ലോ, അജ്ഞോഹം, ഞാൻ അറിയുന്നില്ല, എന്റെ സ്വരൂപത്തെ അറിയുന്നില്ല. വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മുമ്പിൽ പുസ്തകമുണ്ട്, എന്തെങ്കിലും കാരണവശാൽ ഞാൻ ഈ പുസ്തകത്തെ അറിയുന്നില്ല, അറിയാതിരിക്കാം, ഇതിന്റെ സാന്നിധ്യത്തെ ഞാൻ അറിയുന്നില്ല. ഇനി ഞാനിതിനെ അറിയുന്നു, അടുത്ത് പല കാരണങ്ങളുകൊണ്ട് ഇതിനെ അറിയാതിരിക്കാം. കണ്ണുകൊണ്ട് കണ്ടറിയണം, ഇവിടെ വെളിച്ചം വേണം, വെളിച്ചം ഇല്ലെങ്കിൽ എനിക്ക് കണ്ടുകൊണ്ട് അറിയാൻ കഴിയില്ല. ഇനി വെളിച്ചം കൊണ്ട് എന്റെ മനസ്സ് സാന്നിധ്യം ഇല്ലെങ്കിൽ എനിക്ക് അറിയാൻ കഴിയില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഭ്രാന്തി വന്ന് എനിക്ക് അറിയാൻ കഴിയില്ല, പലതരത്തിൽ എനിക്കറിയാതിരിക്കും. പക്ഷെ ഇവിടെയെല്ലാം എന്ത് സംഭവിക്കുന്നു? ഏതെങ്കിലും ഒരു ഉപായത്തിലൂടെ ഞാനിതിനെ അറിയുമ്പോൾ വെളിച്ചം വന്നു, ആ ഇത് പുസ്തകമാണെന്ന് അറിവുണ്ടാകും. ഏത് നിമിഷമാണോ അറിവുണ്ടാകുന്ന ആ സമയം ഇതിനെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ നഷ്ടപ്പെട്ടു. പിന്നെ അറിവില്ലായ്മയില്ല, അവിടെ രണ്ടുകൂടെ ഒരുമിച്ചിരിക്കില്ല. ആ പുസ്തകത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ, പുസ്തകത്തെക്കുറിച്ചുള്ള അറിവ് രണ്ടും കൂടെ നിൽക്കത്തില്ല. പുസ്തകത്തെക്കുറിച്ചുള്ള അറിവിൽ അറിവില്ലായ്മ നിൽക്കത്തില്ല. അറിവില്ലായ്മയെ അറിവിനെ നിലനിർത്താൻ പറ്റത്തില്ല, അറിവില്ല അറിവില്ലായ്മ പോകും. സർവത്ര അനുഭവങ്ങളിൽ അങ്ങനെയാണ്, അറിവിൽ അറിവില്ലായ്മയ്ക്ക് നിലയില്ല, അജ്ഞാനം നിലനിൽക്കില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, തന്നെ സംബന്ധിച്ച് പറയുന്നു ഞാൻ അജ്ഞനാണ്. അപ്പൊ അജ്ഞാനത്തെ അറിയുന്നു എന്നാണോ എന്റെ താല്പര്യം? അല്ല എന്നാ. എന്തുകൊണ്ടല്ല എന്ന് പറയുന്നു? ഒരാള് തന്നെ കുറിച്ച് മനസ്സിലാക്കുന്നു, ഞാൻ നിത്യനാണ്, ശുദ്ധനാണ്, മുക്തനാണ്. പിന്നെ അയാൾ അയാൾക്ക് പറയാൻ കഴിയില്ല, എന്താണ്, ഞാൻ എന്നെ അറിയുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. തത്വമസി എന്നുള്ള വാക്യാർത്ഥജ്ഞാനം ഉണ്ടാകുന്ന ഒരുവന്, തത്വമസിയുടെ താല്പര്യത്തെ ഗ്രഹിച്ച ഒരുവന് പിന്നെ പറയാൻ കഴിയില്ല, എന്താണ്, ഞാൻ എന്നെ അറിയുന്നില്ല എന്ന് പറയാൻ കഴിയും. തത്വമസിയുടെ താല്പര്യമായി തന്റെ സ്വരൂപത്തെ ബോധിച്ചാൽ അറിവിൽ പിന്നെ അവിടെ ഇല്ല, അറിവില്ലായ്മയില്ല. അപ്പൊ അറിയുമ്പോ, തന്നെ കുറിച്ച് അറിയുമ്പോ അറിവില്ലായ്മ നശിക്കുന്നു. അതുകൊണ്ട് അറിവില്ലായ്മയെ അറിയുന്നു എന്ന് പറയാൻ നിവർത്തിയില്ല. എന്നാൽ അജ്ഞോഹം എന്നുള്ള അനുഭവം ഉണ്ട്. ഇതെന്താ അങ്ങനെ സംഭവിക്കുന്നു? പരസ്പര വിരുദ്ധം പോലെ തോന്നുന്ന രണ്ടു കാര്യം. ഒന്ന്, ഞാൻ അജ്ഞനാണെന്നുള്ള അനുഭവമുണ്ട്. രണ്ടാമത്, അറിവില്ലായ്മ അറിയാൻ കഴിയില്ല, അറിവില്ല അറിവില്ലായ്മ നശിക്കണം. അതാണ് യുക്തി. അപ്പൊ അറിവില്ലായ്മ നശിപ്പിക്കുന്ന അറിവിനെ പ്രമാണജന്യമായ ജ്ഞാനം എന്ന് പറയും. സർവത്ര അതാ സംഭവിക്കുന്നു. പുസ്തകത്തെക്കുറിച്ച് അറിയാതിരുന്നു, വെളിച്ചം വന്നു, കണ്ണുണ്ട്, കാണുന്നു, അവിടെ പ്രാമാണികമായ ജ്ഞാനം ഉണ്ടായി. ചക്ഷുരിന്ദ്രിയ ജന്യമായ ജ്ഞാനം ഉണ്ടായി, അറിവില്ലായ്മ പോയി. അപ്പൊ പ്രാമാണികമായ ജ്ഞാനം ഉണ്ടായാൽ അറിവില്ലായ്മ നശിക്കും, അല്ലെങ്കിൽ അജ്ഞാനം നശിക്കും. ഇവിടെ തത്വമസി വാക്യത്തിൽ നിന്ന് തന്നെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുമ്പോൾ ആ ബോധത്തിന് പ്രാമാണികമായ ജ്ഞാനം എന്ന് പറയും. ആ ജ്ഞാനം കൊണ്ട് തന്നെ സംബന്ധിച്ചുണ്ടായിരുന്ന അറിവില്ലായ്മ നശിച്ച ഒരു സംശയമില്ല. ഞാൻ ആ സത്താണ്, പരമാർത്ഥമാണ്, സംശയരഹിതമായി തന്നെ ബോധിപ്പിക്കുന്നു. പിന്നെ തന്നെ കുറിച്ച് അവിടെ അറിവില്ലായ്മയില്ല. എന്നാൽ ഞാൻ അജ്ഞനാണെന്നുള്ള അനുഭവം തന്നെ സംബന്ധിച്ച് നിന്ന എങ്ങനെ? ആ അജ്ഞാനം നിന്നത് ഈ സ്വസ്വരൂപമായ കൂടസ്ഥമായ ചൈതന്യത്തെ ആശ്രയിച്ചു നിന്നു. സ്വസ്വരൂപമായിരിക്കുന്ന കൂടസ്ഥ ചൈതന്യത്തെ ആശ്രയിച്ചു നിന്നു. അങ്ങനെ ഒരു അജ്ഞാനം നിലനിന്നു. എങ്ങനെ മനസ്സിലായി? സ്വാനുഭവം തന്നെ, ഞാൻ അജ്ഞനാണെന്നുള്ള അനുഭവം തന്നെ. അങ്ങനെ കൂടസ്ഥ ചൈതന്യത്തെ ആശ്രയിച്ച് അങ്ങനെ ഒരു അറിവില്ലായ്മ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അറിവില്ലായ്മയെ ഞാൻ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ, ഈ കൂടസ്ഥ ചൈതന്യത്തിന് സാക്ഷി എന്ന് പറയുന്നു. എന്തിന്? ആ അറിവില്ലായ്മയ്ക്ക് സാക്ഷി. അതുകൊണ്ടാണ് കൂടസ്ഥ ചൈതന്യത്തിന് സാക്ഷി എന്ന് പറയുന്നത്. അത് പ്രമാണജന്യമായ ജ്ഞാനത്തെ ആശ്രയിച്ചല്ല നിൽക്കുന്നത്. പ്രമാണജന്യമായ ജ്ഞാനത്തിൽ അത് നശിച്ചു പോകും. അതേസമയം സ്വസ്വരൂപമായിരിക്കുന്ന കൂടസ്ഥ ചൈതന്യത്തെ ആശ്രയിച്ച് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ സ്വയം പ്രകാശിക്കുന്ന ഈ ചൈതന്യത്തെ ആശ്രയിച്ച് എങ്ങനെ അതിന് നിലനിൽക്കാൻ പറ്റും? ഇവിടെ രണ്ടു കാര്യങ്ങളാണ്. ഒന്ന് പറയുന്നു, പ്രമാണജന്യമായ ജ്ഞാനത്തെ ആശ്രയിച്ച് ഈ അജ്ഞാനം നിലനിൽക്കില്ല. മറ്റൊന്ന് പറയുന്നത്, ആവശ്യമേ ആ കൂടസ്ഥ ചൈതന്യത്തെ ആശ്രയിച്ച് ആ ജ്ഞാനം നിലനിൽക്കുന്നു. ഇങ്ങനെ രണ്ടാമത് പറയുന്നതിന് എന്താ കാരണം? കാരണം അജ്ഞോഹം എന്നുള്ള അനുഭവം. ആദ്യം പറഞ്ഞതിന് എന്താണ്? പ്രമാണജന്യമായ ജ്ഞാനത്തിൽ അജ്ഞാനം നിലനിൽക്കുന്നില്ല എന്നുള്ളതിനെന്താ? അങ്ങനെ പറയാൻ എന്താ കാരണം? അത് സ്വാനുഭവം തന്നെ. തത്വമസിയിൽ നിന്ന് സ്വസ്വരൂപത്തെ ബോധിച്ച ഞാൻ പറയുന്നു, എന്താണ്? ഞാൻ നിത്യശുദ്ധനാണ്, എന്നെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്, എന്നെ സംബന്ധിച്ചുള്ള ഒരു അജ്ഞാനം അവിടെ ഇല്ല. ഈ ബോധം എനിക്ക് എവിടെ നിന്ന് കിട്ടി? തത്വമസി വാക്യത്തിൽ നിന്ന് കിട്ടി. പ്രമാണജന്യമായ ജ്ഞാനത്തിൽ ഉണ്ടായിരുന്ന അജ്ഞാനം നശിച്ചു. ഇതും സ്വാനുഭവമാണ്. മറ്റാരും പറഞ്ഞിരുന്നാൽ എന്നെ കുറിച്ച് ഞാൻ ധരിച്ചതാണ്, ഞാൻ നിത്യനാണ്, ശുദ്ധനാണ്, മുക്തനാണ്, ഇതിനെവിടെ എന്നിവിടെ അജ്ഞാനമില്ല. അപ്പോ പ്രാമാണികമായ ജ്ഞാനം, പ്രമാണജന്യമായ ജ്ഞാനത്തെയാണ് പ്രാമാണിക ജ്ഞാനം എന്ന് പറയുന്നത്. പ്രാമാണികമായ ജ്ഞാനത്തിൽ എന്റെ അജ്ഞാനമില്ല. അവിടെയും ഞാൻ എന്താണ്? കൂടസ്ഥനാണ്, ജ്ഞാനസ്വരൂപനാണ്, സ്വയം പ്രകാശ സ്വരൂപനാണ്. അവിടെ ഇപ്പോ ഇല്ല, അജ്ഞാനമില്ല. എന്നാൽ അത്തരമൊരു പ്രാമാണിക ജ്ഞാനം ഉണ്ടാകുന്നത് വരെ ഞാൻ അജ്ഞനായിരുന്നു. പറയുന്നു, എനിക്കറിയില്ല എന്റെ സ്വരൂപത്തെ കുറിച്ച്. അപ്പൊ അതുവരെ ജ്ഞാനം എങ്ങനെ നിലനിന്നു? സ്വപ്രകാശമായിരിക്കുന്ന എന്റെ സ്വരൂപത്തെ ആശ്രയിച്ച് തന്നെ നിലനിന്നു. ഉടസ്ഥ ചൈതന്യത്തെ, ഉടസ്ഥമായിരിക്കുന്ന ഈ ചൈതന്യത്തെ ആശ്രയിച്ചു. ഉടസ്ഥമായ ചൈതന്യത്തെ ആശ്രയിച്ച് അതിന് നേരെ വിരുദ്ധമായ അജ്ഞാനം എങ്ങനെ നിൽക്കും? അതുകൊണ്ടാണ് പറയുന്നത്, അവിടെ അജ്ഞാനം അങ്ങനെ അനുഭവപ്പെടുമ്പോൾ കൂടസ്ഥന് സാക്ഷി എന്ന് പറയുന്നു. എന്തിനാ? അജ്ഞാനത്തിന് സാക്ഷി. പരസ്പര വിരുദ്ധങ്ങളായ രണ്ടെണ്ണം നിലനിൽക്കില്ല എന്ന് നേരത്തെ പറഞ്ഞു. ഇപ്പൊ പറയുന്നത് എന്താണ്? ആ കൂടസ്ഥ ചൈതന്യത്തെ ആശ്രയിച്ച് അജ്ഞാന അനുഭവം വന്നു. അപ്പോ ആ കൂടസ്ഥ ചൈതന്യം സാക്ഷിയായി, അജ്ഞാനത്തിന് സാക്ഷിയായി. ഇത് വിരുദ്ധമായ കാര്യമല്ലേ? അല്ല. എന്തുകൊണ്ട്? ഈ സാക്ഷിയായിരിക്കുന്ന കൂടസ്ഥ ചൈതന്യത്തിന് മുമ്പിൽ സാക്ഷ്യമായിരിക്കുന്ന ഈ അജ്ഞാനം അവിചാരിത സംസിദ്ധമാണ്. അങ്ങനെ അത് നിലനിൽക്കാം. പിന്നെ നിൽക്കില്ല എന്ന് പറയുന്ന എങ്ങനെ? പരമാർത്ഥത്തിൽ നിൽക്കത്തില്ല. പരമാർത്ഥത്തിൽ വെളിച്ചത്തിന്റെ മുമ്പിൽ ഇരുളിന് നിൽക്കാൻ കഴിയില്ല, ഏത് തരത്തിലുള്ള ഇരുളായാലും. പക്ഷെ പരമാർത്ഥമല്ലാതെ അത് നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് അവിചാരിത സംസിദ്ധം എന്ന് പറയുന്നത്. അപ്പൊ അവിചാരിത സംസിദ്ധമായ ആ അജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണ് ഈ കൂടസ്ഥ ചൈതന്യത്തെ സാക്ഷി എന്ന് പറയുന്നത്. അതും ഒരു അനുഭവമാണ്. ഈ അനുഭവത്തെയാണ് ഭാഷ്യകാരൻ അവിദ്യ എന്ന് പറയുന്നത്. ഇത് സ്വാനുഭവമാണ്. അങ്ങനെ അംഗീകരിക്കുന്നോണ്ട് ദോഷമില്ലേ? അദ്വൈത തത്വത്തിന് ഒരു ദോഷമില്ല. രജ്ജുവിന് സർപ്പത്തെ അംഗീകരിക്കുന്നത് പോലെയോ? അതുകൊണ്ട് രജ്ജുവിന്റെ ഏകത്വത്തിനൊരു ദോഷമില്ല. പരമാർത്ഥ തത്വത്തിന് വിരുദ്ധമായ ഒരു കാര്യമല്ല. അവിടെ അടിവരയിട്ട് ധരിക്കുന്ന എന്താണ്? ഇത് അവിചാരിത സംസിദ്ധമാണ്. അതിനെ ആശ്രയിച്ചാണ് താൻ സാക്ഷിയായത്, അല്ലെങ്കിൽ താൻ സാക്ഷിയുമല്ല. തന്നിലെ അജ്ഞാനഭാനം ഇല്ല എന്നുണ്ടെങ്കിൽ താൻ സാക്ഷിയല്ല. എന്തിനു സാക്ഷി? ആർക്ക് സാക്ഷി? തന്നെ സാക്ഷി എന്ന് പറയുന്നത് ഒരു പ്രസക്തിയും. മറിച്ചാണെങ്കിൽ താൻ സാക്ഷിയാണ്. എന്താ? തന്റെ തന്നെ അറിവില്ലായ്മയുടെ സാക്ഷിയാണ്. ഇത് മുമ്പ് ഒരു ഉദാഹരണം കൊണ്ട് ഇതേക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണോ പ്രകാശിക്കുന്ന ദീപത്തിന്റെ ചുവട്ടിലൊരു ഇരുട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് ആ പ്രകാശത്തെ ആശ്രയിച്ച് തന്നെ കാണുന്നു. ആ പ്രകാശത്തെ കാണുന്നതുകൊണ്ടാണ് ആ ഇരുട്ടിനെയും കാണാൻ കഴിയുന്നത്. പ്രകാശത്തെ കാണുന്നവനെ ഇരുട്ട് കാണാൻ കഴിയും. ആ വെളിച്ചത്തിന്റെ വിളക്കിന്റെ ചുവട്ടിലുള്ള ഇരുട്ട് കാണണമെങ്കിൽ എന്ത് വേണം? പ്രകാശത്തെ കാണും. അതുകൊണ്ടാണ് അന്ധന് അത് രണ്ടും കാണാൻ കഴിയില്ല. അന്ധനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവന് ആ വിളക്കിന്റെ വെളിച്ചവും കാണാൻ കഴിയില്ല, ആ വെളിച്ചത്തെ ആശ്രയിച്ചിരിക്കുന്ന ഇരുട്ടിനെയും കാണാൻ കഴിയും. കണ്ണുള്ളവന് ഇത് രണ്ടും കാണും. മറ്റൊരു വെളിച്ചത്തെ അവിടെ കൊണ്ടുവരിക, അതാണ് പ്രമാണജന്യമായ ജ്ഞാൻ. വിളക്കിന്റെ അടുത്ത് മറ്റൊരു വിളക്ക് കൊണ്ടുവരുന്നു. കൊണ്ടുവരുന്നു, അതുവരെ വിളക്കിനെ ആശ്രയിച്ചെന്ന് ഇരുള പോകുന്നു. പിന്നെ അവിടെ വെളിച്ചം മാത്രം. ഇതൊരു ഉദാഹരണം മാത്രം. ഇതുപോലെ സ്വപ്രകാശരൂപത്തിലുള്ള അസ്വസ്വരൂപത്തെ ആശ്രയിച്ച് അജ്ഞനാണ് എന്ന് ഒരു ജീവൻ വൃഥാ വ്യവഹരിക്കുന്നു. ഇതിനാണ് ഭ്രാന്തി, അവിദ്യ എന്നെല്ലാം പറയും. ഇത് അവിചാരിത സിദ്ധമാണ്. വിചാരം ചെയ്യുന്നവൻ അല്ലെങ്കിൽ പ്രാമാണികമായ ജ്ഞാനമുള്ളവൻ. പിന്നെ അങ്ങനെ ഒരു അജ്ഞാനം ഇല്ല, അതുകൊണ്ട് അവൻ സാക്ഷിയുമില്ല. അതാണ് ഇവിടെ പറയുന്നത്. നിസ്സാക്ഷികേന വേദ്മീതി എന്ന കഥഞ്ചിത് പ്രസിദ്ധ്യതി. താൻ എപ്പോഴാണോ സാക്ഷിയായിരിക്കുന്നത് അപ്പോഴാണോ താൻ അജ്ഞനുമായിരിക്കുന്നത്. അത് എന്റെ അജ്ഞാനത്തിന് ഞാൻ സാക്ഷിയായിരിക്കുന്നു എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എനിക്കൊരനുഭവം മാത്രം എന്താണ്? ഞാൻ അജ്ഞനാണ്. പക്ഷെ ഇവിടെ ആ അനുഭവത്തെ വിശകലനം ചെയ്യണം. അറിവില്ലായ്മയെ ഗ്രഹിക്കുന്ന ഒരുവൻ, ആഗ്രഹിക്കുന്ന ഒരുവൻ ആ അറിവില്ലായ്മയെ പ്രകാശിപ്പിക്കുകയാണ്. താൻ സ്വയം പ്രകാശമായിരുന്നുകൊണ്ട്, ജ്ഞാനസ്വരൂപനായിരുന്നുകൊണ്ട് തന്റെ മുമ്പിൽ ഒരു ഇരളിനെ കാണുന്നു. അതെങ്ങനെ? നല്ല കൂരിരുളുള്ള രാത്രിയിൽ ഒരു ചെറിയ വിളക്ക് കൊളുത്തി വെച്ചിട്ട് ആ വെളിച്ചത്തിലിരുന്നു കൊണ്ട് ചുറ്റുമുള്ള ഇരുളിനെ കാണുന്നുകൊണ്ട് അങ്ങനെ സാധാരണ സംഭവിക്കാറുണ്ടല്ലോ. നല്ല കുരുളത്ത് ഒരു വെളിച്ചത്തെ കൊളുത്തി വയ്ക്കുക, ചെറിയൊരു മെഴുതിരി വെളിച്ചം, അതിൻ്റെ അടുത്തിരുന്ന് ചുറ്റും നോക്കും. ആ വെളിച്ചത്തിനൊരു പരിമിതിയുണ്ട്. ആ വെളിച്ചത്തിൻ്റെ പരിമിതിക്ക് അപ്പുറം കാണുന്നതൊക്കെ എന്തായിരിക്കും? ആ ചുറ്റും കുറ്റാ കുറ്റിട്ട് വെളിച്ചത്തിൽ ഇരുട്ടിനെ കാണുന്നു. അതുപോലെ സ്വയം ജ്യോതിസായിരിക്കുന്ന താൻ തൻ്റെ തന്നെ പ്രകാശം കൊണ്ട് തൻ്റെ ചുറ്റും ഇരുളിനെ കാണുന്നു. ഇതാണ് അജ്ഞോഹം എന്നുള്ള അനുഭവം. അവിടെ താൻ കാണുന്നു എന്ന് പറയാൻ കണ്ണില്ല. അജ്ഞോഹം എന്ന് പറയുന്നത് ആർക്കും പറയാം. കണ്ണുള്ളവനും പറയാം, കണ്ണില്ലാത്തവനും പറയാം. പഞ്ചേന്ദ്രിയങ്ങളും പ്രവർത്തിക്കാതിരുന്നാലും ഒരുവന് പറയാം ഞാൻ അജ്ഞനാണ്. അതൊരുവന് പറയാൻ കഴിയുന്നു. അപ്പൊ ഈ അനുഭവം ഇന്ദ്രിയങ്ങളുടെ ഒന്നും സഹായത്തോടു കൂടിയല്ല, ഉള്ളിലുള്ള അറിവാണ്. ഈ അറിവെന്ന് പറയുന്നത് സ്വയം പ്രകാശിക്കുന്ന സ്വസ്വരൂപത്തിന്റെ മുന്നിലുള്ള അറിവില്ലായ്മയെക്കുറിച്ചുള്ള ബോധമാണ്. അറിവില്ലായ്മയെ കുറിച്ച് ബോധമെന്ന് ഉള്ള വാക്കുകളെ ഉപയോഗിക്കാൻ പറ്റും. അതിനെ വെളിപ്പെടുത്തുന്നതിന് വാക്കുകൾക്ക് പരിമിതിയുണ്ട്. പരിമിതമായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ആശയത്തിനും പരിമിതികൾ വരും. അതുകൊണ്ട് അവിടെ ഒറ്റ വാക്ക് ഉപയോഗിച്ചു, സാക്ഷി, സാക്ഷ്യം. അവിടെ അജ്ഞാനാനുഭവത്തിന് താൻ സാക്ഷിയായിരിക്കുന്നു. എന്നുവെച്ചാൽ നിരപേക്ഷമായ അറിവായി തന്നെ നിന്ന് അറിവില്ലായ്മയെ പ്രകാശിപ്പിക്കുന്നു. താൻ കാണുന്നു, താൻ അറിയുന്നു, ഇത്തരത്തിലുള്ള വ്യവഹാരങ്ങളെല്ലാം അവിടെ അസംബന്ധമായി തീരും. അതുകൊണ്ട് ഉപയോഗിച്ച സാക്ഷി, സാക്ഷിയായി ഈ അറിവില്ലായ്മയെ പ്രകാശിപ്പിക്കുന്നു. സാക്ഷികെ നവേദ്മീതി ന കഥഞ്ചിത് പ്രസിദ്ധ്യതി തഥാ കൂടസ്ഥ സംവിത്കേ നിതരാം നിതദൃശ്യത്തെ. അവിടെ താൻ സാക്ഷിയായി നിന്ന് ഈ അറിവില്ലായ്മയെ കാണുന്നു. ഇനി തന്നെ ആ സാക്ഷിഭാവത്തിൽ നിന്നും മാറ്റുക, തന്നെ കൂടസ്ഥനായി തന്നെ അറിയുക. നിരുപകാരിയായ നിത്യശുദ്ധ മുക്തസ്വരൂപനായി തന്നെ അറിയുക. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയുമോ എനിക്ക് എന്നെ കുറിച്ചുള്ള അറിവില്ലായ്മ ഉണ്ടെന്ന്? അപ്പൊ മനസ്സിലാവും എന്താണോ ഇതുവരെ തന്നെ കുറിച്ച് ഉണ്ടായിരുന്ന അറിവില്ലായ്മ, അത് കേവലം ഒരു ഭ്രാന്തി മാത്രം. എന്തുകൊണ്ട്? തന്നിൽ അങ്ങനെ ഒരു അറിവില്ലായ്മയില്ല, താൻ തന്നെ അറിയുന്നു. പിന്നെ എങ്ങനെ അറിവില്ലായ്മ വരുന്നു? തത്വമസി തന്നെ ബോധിപ്പിച്ചു നീ ആരാണ്. അവിടെ തന്നെ ബോധിച്ചു താൻ എന്റെ പരമാർത്ഥ സ്ഥിതി ഇതാണ്. പിന്നെ എങ്ങനെ അവിടെ അറിവില്ലായ്മ? അറിവില്ലായ്മയല്ലെങ്കിൽ പിന്നെ അവിടെ സാക്ഷിയുടെ ആവശ്യം എന്തോന്നു? പിന്നെ അവിടെ ഒരു സാക്ഷിഭാവത്തിന്റെ ആവശ്യമില്ല. ഇവിടെ സാക്ഷ്യം ഇല്ല, സാക്ഷിക്ക് പ്രകാശിപ്പിക്കാൻ ഒരു സാക്ഷ്യമില്ല. ഇതാണ് പരമാർത്ഥ ജ്ഞാനം. അതിനെക്കുറിച്ച് പറയുന്നു, തഥാ കൂടസ്ഥ സംവിത്കേ. കൂടസ്ഥ സംവിത് സ്വസ്വരൂപം, അതിനങ്ങനെ ബോധിക്കുമ്പോ നിതരാം നീതദൃശ്യത്തെ, അവിടെ ഈ അജ്ഞാനവുമില്ല, ഈ അജ്ഞാനത്തിനൊരു സാക്ഷിയുമില്ല. അതുകൊണ്ട് ഇവിടെ സാക്ഷിത്വത്തെ സ്വീകരിക്കുന്നത് ജ്ഞാനത്തിന്റെ മുമ്പിൽ അജ്ഞാനം നിൽക്കില്ല. പ്രാമാണികമായ ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കും. അതുകൊണ്ട് അജ്ഞാനത്തെ ഞാൻ അറിയുന്നു എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്ന കാര്യമല്ല, അത് വെളിച്ചത്തിൽ ഇരുട്ടിൽ നിൽക്കുന്നു എന്ന് പറയുന്ന പോലെയാണ്. എന്നാൽ അജ്ഞനാണെന്നുള്ള തന്റെ അനുഭവത്തെ തനിക്ക് നിഷേധിക്കാനും കഴിയുന്നില്ല. അപ്പൊ അവിടെ ഒരജ്ഞാനത്തെ തനിക്ക് അംഗീകരിക്കേണ്ടി വരുന്നു, ഒരറിവില്ലായ്മയും. അജ്ഞാനം എന്ന് പറയുമ്പോൾ ചക്ക മാങ്ങ എന്നൊക്കെ പറയുന്ന പോലെ ഒരു വസ്തുവായി ധരിച്ചു കളയരുത്, അത് കേവലം അറിവില്ലായ്മയാണ്. അപ്പൊ ആ അറിവില്ലായ്മയെ തനിക്ക് അംഗീകരിക്കേണ്ടി വരുന്നു. അറിവില്ലായ്മ എവിടെ? സ്വപ്രകാശമായിരിക്കുന്ന കൂടസ്ഥ ചൈതന്യത്തിലാണോ? അല്ല, മനുഷ്യ അറിവില്ലായ്മയെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അനുഭവിക്കുന്നിടത്തൊരു ഒരാളെ സ്വീകരിക്കുക. അനുഭവിക്കുന്നവനെന്ന് പറയാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് പറയുന്നത് സാക്ഷിയാണ്. എന്നുവെച്ചാൽ അതിനെ പ്രകാശിപ്പിക്കുന്ന ഒന്ന്, അതെന്താണ്? സ്വസ്വരൂപമാണ്. ഗുണാഭാവത്തിലിരുന്ന് അറിവില്ലായ്മയെ പ്രകാശിപ്പിക്കുന്നു. അതെങ്ങനെയാ ആ സാക്ഷി രൂപത്തിലുള്ള തന്നിൽ സാക്ഷ്യമായി ഒന്നും നിൽക്കുന്നു എന്ന് ഇവിടെ പറയുന്നില്ല, മറിച്ചത് അവിചാരിത സംസിദ്ധമാണ്. എന്നാൽ ഈ സാക്ഷിഭാവം എങ്ങനെ അവസാനിക്കും? പ്രാമാണികമായ ജ്ഞാനം കൊണ്ട്, ശ്രുതി ബോധിപ്പിക്കുന്ന അല്ലെങ്കിൽ ഗുരു ബോധിപ്പിക്കുന്ന ജ്ഞാനം. ആ ജ്ഞാനത്തിൽ പിന്നെ ഇവിടെ പിന്നെ പറയുന്നില്ല ഞാൻ അജ്ഞനാണ് എന്ന് പറയുന്നില്ല. താനവിടെ സാക്ഷിയല്ല. തഥാ കൂടസ്ഥ സംയുക്തേ നിതരാം നൈത ദൃശ്യത്തെ. പൂർണമായും ഈ സാക്ഷ്യഭാവങ്ങളില്ല. താൻ അജ്ഞനാണെന്ന് പിന്നെ അവിടെ പറയുന്നില്ല. മറിച്ച് അവിടെ എന്താ പറയുന്നത്? എനിക്കറിയാം, താൻ ആരാണെന്ന് എനിക്കറിയാം, ഞാൻ സച്ചിദാനന്ദ സ്വരൂപനാണ്. ഇവിടെ സാക്ഷിയുടെ ആവശ്യമില്ലല്ലോ. താൻ സർവത്തിന് സാക്ഷിയാണ് എന്നും മറ്റു സാധാരണ പറയുന്നത്, അത് കേവലം ഒരു ഉപാസനയ്ക്ക് വേണ്ടി പറയുന്നതാണെന്ന് മനസ്സിലാക്കും. തത്വവിചാരത്തിൽ ആ സാക്ഷി എന്നുള്ള ഭാവത്തെ ഇവിടെ നിരാകരിക്കുകയാണ്. തത്വബോധത്തിൽ താൻ സാക്ഷിയുമല്ല, കാരണം സാക്ഷ്യമുള്ളിടത്തെ സാക്ഷിയുടെ ആവശ്യമുള്ളൂ. ഐശ്വര്യം കാരണത്വം ച സാക്ഷിത്വം ഉദിച്ച ആത്മനഃ സദാ ഈശിതവ്യ കാര്യാർത്ഥ സാക്ഷ്യാർത്ഥേൻ അസ്യ സംഗതേ. അതുകൊണ്ടിവിടെ ഏകമായ ഒരാത്മാവിനെ സ്വീകരിക്കുന്നു. ആ ഏകമായ ആത്മാവ് തന്നെയാണ്, അതിനെ തന്നെയാണ് സ്വസ്വരൂപം എന്ന് പറയുന്നത്. ഇവിടെ രണ്ടാമതൊന്നില്ല, ഏകമായ തത്വത്തിൽ നിന്ന് രണ്ടാമതൊന്നില്ല. ഇവിടെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും അദ്വൈതി തയ്യാറല്ല. അതിന് തയ്യാറല്ല, അദ്വൈതത്തിന്റെ നിലയിൽ അതിന് തയ്യാറല്ല. നമ്മുടെയൊക്കെ നിലയിൽ വേണമെങ്കിൽ വിട്ടുവീഴ്ചകളാകാം. നമ്മുടെ നിലയിൽ എന്ന് വെച്ചാൽ ഈ അദ്വൈത തത്വത്തെ ഗ്രഹിക്കാൻ കഴിയാത്ത മൂഢന്മാർക്ക് വേണ്ടിയാണ് വിട്ടുവീഴ്ചകളെല്ലാം പറയുന്നത്. ഇതിനെ ഗ്രഹിക്കാൻ കഴിയാത്ത മൂഢന്മാരുണ്ടല്ലോ, മോഹത്തിനടിമപ്പെട്ടിരിക്കുന്നവർ, എന്നു പറഞ്ഞ അജ്ഞാനത്തിനടിമപ്പെട്ടിരിക്കുന്നവർ, അവർക്ക് വേണ്ടിയാണ് വിട്ടുവീഴ്ചകളല്ല. ഉപാസകാനാം കാര്യാർത്ഥം, ഉപാസകന്മാർക്ക് ഓരോ കർത്തവ്യങ്ങളുണ്ട്, അതിനു വേണ്ടി വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും വിട്ടുവീഴ്ചകൾ അങ്ങനെ ചെയ്യുന്നു. എന്താണ് സത്യത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകും. എല്ലായിടത്തും അങ്ങനെയാണ് അല്ലേ, സർവകാര്യങ്ങളിലും അങ്ങനെ, ആധ്യാത്മികയിലും അങ്ങനെ തന്നെ. നമ്മൾ പറയും കോംപ്രമൈസ് എന്ന് പറയും. അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ന്യായീകരണങ്ങൾ വരും, ഒരുപാട് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും. പക്ഷെ തത്വചിന്തയിൽ അങ്ങനെ ആരും ആരോടും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. വിശേഷിച്ച് അദ്വൈത തത്വചിന്തയിൽ അത് എനിക്ക് പറ്റത്തില്ല, പറ്റില്ലെങ്കിൽ വേണ്ട, പക്ഷെ തത്വം ഇതാണ്, നിനക്കിത് പറ്റുന്നോ പറ്റുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. നിന്റെ സൈസിനനുസരിച്ച് തച്ചു തരുന്ന ഉടുപ്പല്ല ഇത്, അങ്ങനെയുള്ള ഒരു കാര്യമല്ല ഇത്. ഇത് തത്വമാണ്, പരമാർത്ഥമാണ് പറയുന്നത്. ചിലർക്ക് അത് ഫിറ്റാകും, ഒരുപാട് പേർക്ക് അത് ഫിറ്റാകത്തില്ല. അതുകൊണ്ട് ഇതിലെന്തെങ്കിലും ഒരു മാറ്റം വരുത്താമെന്ന് വിചാരിച്ച് നടക്കത്തില്ല. എന്ന് വെച്ചാൽ ഇവിടെ ഈശ്വരനെ നിഷേധിക്കുകയാണ്, അതാണ് ഞാൻ മുൻകൂറായി പറഞ്ഞത്. ദൈവത്തെ ഇവിടെ നിഷേധിക്കുക, അങ്ങനെ ഒരു സാധനമില്ലെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? ഇവിടെ പറയുന്ന ഈ പരമാർത്ഥ വസ്തുവിൽ നിന്ന് അന്യമായി സ്വസ്വരൂപമായിരിക്കുന്ന നിത്യശുദ്ധ മുക്തസ്വരൂപമായിരിക്കുന്ന ഈ തത്വത്തിൽ നിന്നും വേറിട്ട് അങ്ങനെ ഒന്ന് പരമാർത്ഥത്തിലൊന്നും നിലനിൽക്കുന്നില്ല. ഒരു തത്വമില്ല, ഈശ്വര തത്വമില്ല, ജീവതത്വമില്ല. അതൊക്കെ എന്താണ്? അവിചാരിത സത്യം, വിവരദോഷികളുടെ കൽപ്പനകളാണ്. മൂഢന്റെ കൽപ്പനയാണ് അതല്ല. അതാണിവിടെ പറയുന്നത്. എന്താണ് ഐശ്വര്യം? ഈശ്വരഭാവം പറയുന്നല്ലേ. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ചെയ്യുന്ന ഒരു ഈശ്വരൻ. അതന്യനാണ്. ആ ഈശ്വരനെ ആരാധിക്കണം, ഈശ്വരനെ പ്രസാദിപ്പിക്കണം, ഈശ്വരൻ മോക്ഷം തരണം എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇവിടെ ഈ നിലയിലെത്തിയതിനു ശേഷം പിന്നെ അതിനൊന്നും ഒരു സ്ഥാനമില്ല. ഇത് പരമാർത്ഥമാണ്. ഐശ്വര്യം അതുപോലെ എന്താണ് കാരണത്വം പറയുന്നു. ജഗത് കാരണനായ ഒരു ഈശ്വരൻ, ഇതിനെയൊക്കെ സൃഷ്ടിക്കുന്ന ഒരാള്, മായാശക്തി കൊണ്ട് ഇതിനെയൊക്കെ സൃഷ്ടിച്ച് നിലനിർത്തി സംഭരിക്കുന്ന ഒരാള്, ജന്മാദ്യസ്യതഹ എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തില്ലേ. അങ്ങനെ ഒരു സർവകാരണനായ ഒരാൾ. ഇനി സാക്ഷിത്വം. ഇനി ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത സാക്ഷി ഭാവം അതെല്ലാം പോട്ടെ. ഐശ്വര്യവും പോയി. ഉത്പത്തി നിധനം ചെയ്യുക ഭൂതാനാം അകലിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്യാം. അങ്ങനെ ഐശ്വര്യയുക്തനായ ഒരു ഈശ്വരൻ, പിന്നെ സർവകാരണനായ ഒരു ഈശ്വരൻ, ഇതിനെല്ലാം സാക്ഷിയായിരിക്കുന്ന ഒരു സാക്ഷി, ഇതെല്ലാം ആത്മനഹ, ഇതെല്ലാം എവിടെയാ? സ്വസ്വരൂപത്തിൽ വരുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ട് ഇതെല്ലാം സ്വസ്വരൂപത്തിൽ പറയുന്നു? സദാ ഈശിതവ്യം, ഈശിതവ്യമായ കാര്യങ്ങളുള്ളപ്പോൾ സ്വസ്വരൂപത്തിൽ നിന്ന് അന്യമായി ഭരിക്കുന്നവൻ, ഭരിക്കപ്പെടുന്നവനുള്ളപ്പോഴേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഭരിക്കുന്നവൻ എവിടെ? കാര്യാർത്ഥം കാര്യമുള്ളപ്പോഴേ കാരണമുള്ളൂ. അദ്വൈതത്തിൽ കാര്യം കാരണം എന്ന് രണ്ടില്ല. അദ്വൈതത്തിൽ ഈശിതാവ് ഈശിതവ്യൻ എന്ന് പറയുന്ന രണ്ടില്ല. സൃഷ്ടികർത്താവ് സൃഷ്ടി എന്ന് പറയുന്ന രണ്ടില്ല. അസ്യ സംഗതേഹി, അസ്യ ആത്മന സംഗതേഹി. അപ്പോ സ്വസ്വരൂപത്തിന് ഇവയുമായിട്ടുള്ള സംബന്ധം, സംഗതി സംബന്ധം ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഈശ്വരൻ വന്നത്, ജഗത് കാരണൻ ആയ ഒരാൾ വന്നത്, ജഗത് സാക്ഷിയായ ഒരാൾ വന്നത്. ഇതെല്ലാം ഈ ഭേദത്തെ സ്വീകരിക്കുമ്പോഴാണ്, ഭേദത്തെ സ്വീകരിച്ചുകൊണ്ടാണ്. അദ്വൈതത്തിന് ഇത്തരത്തിലുള്ള ഭേദങ്ങളൊന്നുമില്ല എന്നാണ് പറയുന്നത്. ആത്മസംഗതി, ആത്മബന്ധം ഇതുമായിട്ടെല്ലാം വരുമ്പോൾ അവിടെ ഈശ്വരൻ വരുന്നു, ജഗത് കാരണൻ വരുന്നു, സാക്ഷി വരുന്നു. രണ്ടുള്ളിടത്തെ ബന്ധവും സ്വസ്വരൂപം, സ്വസ്വരൂപവുമായി ബന്ധമുള്ള ശരീരാദി കാര്യങ്ങൾ, ഇങ്ങനെ രണ്ടുള്ളിടത്താണ് ഇതെല്ലാം വരുന്നത്. അദ്വൈതത്തിൽ അങ്ങനെയില്ല. അവിടെ ജഗത് കാരണനില്ല, ജഗത് ഈശ്വരനില്ല, സാക്ഷിയില്ല, സ്വസ്വരൂപത്തിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ല, എല്ലാം അനന്യമാണ്. അതാണ് അദ്വൈതം എന്നാ പറയുന്നത്. ഇവിടെ പരമാർത്ഥ തത്വത്തിൽ ഭേദത്തെ നിഷേധിക്കുകയാണ്. അത് പ്രത്യേകം മനസ്സിലാക്കുന്നു. ഒരു നാസ്തികന്റെ ദൈവനിഷേധം പോലെയല്ല ഇവിടെ പറയുന്നു. നാസ്തികനെ സംബന്ധിച്ച് എന്താണ്? പ്രപഞ്ച സത്യത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ദൈവത്തെ നിഷേധിക്കുകയാണ്. പ്രപഞ്ച യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് അവിടെ ദൈവത്തെ നിഷേധിക്കുന്നു. ഇവിടെ അത്തരത്തിലുള്ള ദൈവനിഷേധമല്ല പറയുന്നു. അദ്വൈത തത്വത്തിലുള്ള ഭേദ നിരാകരണമാണ് ഇവിടുത്തെ ദൈവത നിഷേധവും പറയുന്നത്. ആ അദ്വൈത തത്വം തന്നെയാണ് ശ്രോതാവിന്റെ സ്വരൂപമായിരിക്കുന്നത്. ആ സ്വരൂപത്തിൽ നിന്ന് അന്യമായി മറ്റൊന്നും തന്നെ നിലനിൽക്കുന്നില്ല. എന്നാൽ ഇവിടെ ഈശിതാവ്, ഈശിതവ്യൻ, കാരണം, കാര്യം, സാക്ഷി, സാക്ഷ്യം, ഇങ്ങനെയുള്ള ഭേദങ്ങളെല്ലാം ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് കേവലം കൽപ്പനയിൽ മാത്രമാണ്, പരമാർത്ഥത്തിൽ അല്ല. അങ്ങനെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അത് അദ്വൈതം പറഞ്ഞു പറഞ്ഞു എന്ന് അവസാനം ഈശ്വരനെ നിഷേധിച്ചു. അപ്പൊ നാസ്തിക മതവുമായിട്ട് ഇതിനെന്താ വ്യത്യാസം എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടല്ല. അത് രണ്ട് കാര്യങ്ങളാണ്. ഇവിടെ ഏകമായ സത്യ അംഗീകരിക്കുന്നു. ഏകമായ സത്തയിൽ നിന്ന് അന്യമായി ഒന്നിനെ അംഗീകരിക്കുന്നു. ആ ഏകമായ സത്ത ആ ശ്രോതാവിന്റെ സ്വരൂപം തന്നെയാണ്. ഈ തത്വത്തിലാണ് ഭേദത്തെ ഇവിടെ നിരാകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഐശ്വര്യം, കാരണത്വം, സാക്ഷിത്വം എല്ലാം ആത്മാവിൽ വരുന്നത് ഈ ഭേദത്തെ, ഭേദവുമായിട്ടുള്ള ബന്ധത്തെ സ്വീകരിച്ചുകൊണ്ടാണ്. ഇവിടെ ഇത് പറയുന്ന എന്തുകൊണ്ട്? അങ്ങനെ ഒരു സാക്ഷിത്വം തന്നിൽ പരമാർത്ഥത്തിലില്ല. തനിക്ക് സാക്ഷ്യമായി ഇവിടെ മറ്റൊന്നുമില്ല. പരമമായ സത്യം, അതിൽ നിന്ന് അന്യമായി ഒരു തരത്തിലുള്ള ഭേദത്തെ ഇവിടെ സ്വീകരിക്കാൻ സാധ്യമില്ല. പരമാർത്ഥത്തിൽ അതുകൊണ്ട് പറയുന്നു ഇതെല്ലാം, ഈ ഭേദങ്ങളെല്ലാം നിലനിൽക്കുന്നത് തത്വബോധം ഇല്ലാത്തതുകൊണ്ട്. അതാണ് അടുത്ത് പറയുന്നു, ആത്മാജ്ഞാനം അത പ്രതി ചൈതന്യാഭാസവത്സത ആത്മനകർണത്വാദി പ്രയോജകം ഇഹേഷ്യത്തെ. ഇവിടെ ഈ അനുഭവത്തെക്കുറിച്ച് പറയും. ഇത് തത്വത്തെ പറഞ്ഞു. പരമാർത്ഥ തത്വം ഇതാണ്, ഒരു വസ്തുവിനെ നമ്മളെ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ തത്വത്തെ ബോധിപ്പിക്കും, ഇതാണ് അതിന്റെ തത്വം എന്ന് പറയും. പക്ഷെ നമ്മുടെ അനുഭവം, അനുഭവം എന്ന് പറയുന്നത് മറ്റു വിധത്തിലായിരിക്കും. എന്റെ മുമ്പേ ഇരിക്കുന്ന ഇത് മേശയാണെന്നുള്ള എന്റെ അനുഭവം. എന്റെ തത്വത്തെ കുറിച്ച് പറഞ്ഞാൽ എന്ത് പറയും? ഇത് വൃക്ഷമാണോ? വൃക്ഷം എന്ന് പറഞ്ഞാലോ അത് പൃഥ്വിയാണോ? പൃഥ്വി തത്വമാണോ? പൃഥ്വി തത്വം എന്ന് പറഞ്ഞാലോ അത് പഞ്ചഭൂതാത്മകമാണോ? പഞ്ചഭൂതാത്മകം എന്ന് പറഞ്ഞാലോ അത് സൂക്ഷ്മ തന്മാത്രകളാണ്. സൂക്ഷ്മ തന്മാത്ര എന്ന് പറഞ്ഞാലോ അത് മായാശക്തിയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതെന്റെ അനുഭവത്തിൽ നിന്ന് ഒരുപാട് അകന്നുപോയി. എന്നുവെച്ചാൽ എന്റെ ഇന്ദ്രിയജന്യമായ അനുഭവത്തിന് അപ്പുറമാണ് തത്വം. ഞാൻ ഇതിനെ മേശയായിട്ട് അറിയുന്ന എന്റെ ഇന്ദ്രിയജന്യമായ അനുഭവമാണ്, ചക്ഷുരിന്ദ്രിയജന്യമായ അനുഭവമാണ്. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഇത് പരമാർത്ഥമാണ്. ഈ അനുഭവം എന്റെ കണ്ണുകൊണ്ട് കാണുന്നതാണ് ഇതിനെ സംബന്ധിച്ച് എന്റെ പരമാർത്ഥം. പക്ഷെ തത്വം അതല്ല. തത്വം പോയാൽ ഇതുവരെ പോവും. അത് ഇതിന് കാരണമായിരിക്കുന്ന മായാശക്തി, അതിന് എന്താ ശക്തി? അത് ആ മായാവിയിൽ നിന്നും അനന്യമായ ശക്തിയാണത്. അത് പരമാർത്ഥ തത്വമാണ് എന്ന് പറയുമ്പോൾ അത് എന്റെ ചക്ഷുരേന്ദ്രിയമായ ജന്യമായ അനുഭവമാണ്. അല്ല, മറിച്ച് അതെന്റെ വിവേകമാണ്, ഉൾക്കാഴ്ചയാണ്, ആന്തരികമായ അനുഭവമാണ്. ഇന്ദ്രിയപ്രത്യക്ഷമായ അനുഭവമല്ല. അതുപോലെ ഇവിടെ ഈ പരമാർത്ഥ തത്വത്തെ കുറിച്ച് പറയും. അത് ഇന്ദ്രിയജന്യമായ അനുഭവത്തിന് അപ്പുറമാണ്, എന്നാൽ അത് ആന്തരികമായ അനുഭവമാണ്, പരമാർത്ഥ സംബന്ധിച്ചുള്ള ബോധമാണ്. അപ്പോ ഇഹ, ഇവിടെ ഈ അനുഭവത്തിന് ഇതിങ്ങനെയാണെങ്കിലും പ്രപഞ്ചം നാമരൂപാത്മകമായാണ് അനുഭവപ്പെടുന്നത്. ശബ്ദസ്പർശരൂപരസഗന്ധരൂപത്തിലാണ് ഇത് അനുഭവപ്പെടുന്നത്. ഇതിനെ നിഷേധിക്കുന്നില്ല. അദ്വൈതത്തിലൊരിക്കലും ഈ ദ്വൈത അനുഭവത്തെ നിഷേധിക്കുന്നില്ല. അനിഷേധിക്കുന്ന ഒന്നാണ് എന്നുള്ള പറഞ്ഞല്ലോ, ദ്വൈത അനുഭവത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിന്റെ തത്വത്തെ ബോധിപ്പിക്കുകയാണ്, പരമാർത്ഥത്തെ ബോധിപ്പിക്കുകയാണ്. ഇന്ദ്രിയ പ്രത്യക്ഷത്തെ നിഷേധിക്കാൻ വേണ്ടിയല്ല അദ്വൈതം പറയും. ഇന്ദ്രിയജന്യമായ ഭേദത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ അതിലൊരു തത്വമുണ്ട്, അതിനെ ബോധിപ്പിക്കുന്നു. തത്വം ബോധിക്കുന്നതിന് തടസ്സമുണ്ടെന്ന് തത്വത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരിടത്ത്. നമ്മുടെ അത് മാത്രമല്ല തത്വബോധം കൊണ്ട് ഒന്നിൻ്റെയും പരമാർത്ഥ ബോധം കൊണ്ട് ഇന്ദ്രിയജന്യമായ അനുഭവം ഇല്ലാതാകുന്നുമില്ല. ഭൗതികമായ യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ചു അങ്ങനെ. അതിനാണ് ഞാൻ മേശയുടെ ഉദാഹരണം പറഞ്ഞത്. അങ്ങനെ ആകുന്നില്ല. ഭൗതികമായ പരീക്ഷണങ്ങളിലൂടെ ഭൗതിക പദാർത്ഥങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നിടത്തും അങ്ങനെയാണ്. തന്റെ മുമ്പിലിരിക്കുന്ന ഈ വസ്തു പരമാണുവാണ് എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ ഈ വസ്തുവിന്റെ പ്രതീതിക്ക് അനുഭവത്തിന് ഒരു വ്യത്യാസവും വരുന്നില്ല. പക്ഷെ അത് പരമാണുവാണെന്നുള്ള ഒരു സത്യമാണ്. അതുപോലെയാണ് തത്വബോധം. അത് ഈ വ്യാവഹാരിക പ്രതീതി അനുഭവത്തെ നിരാകരിക്കുന്നതിന് വേണ്ടിയുള്ളതല്ല. ഇതെല്ലാം മാറി മറിഞ്ഞെന്തോ ഒരു സംഭവം ഉണ്ടാകും എന്നുള്ളത് കേവലമായൊരു പ്രതീക്ഷ മാത്രമാണ്. അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. തത്വബോധത്തിന് അതിൻ്റെ ആവശ്യമുണ്ട്. കൊണ്ടിഹ ഇവിടെ ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടിത് ഇങ്ങനെ അനുഭവപ്പെടുന്നു? ആത്മാജ്ഞാനമത പ്രതി ചൈതന്യാഭാസവ സദാ പ്രത്യ ചൈതന്യാഭാസവ ആത്മാജ്ഞാനം അജ്ഞാനസ്ഫുരണമെന്ന് സാധാരണ പറയും. അജ്ഞാനത്തിന്റെ സ്ഫുരണം എന്ന് പറഞ്ഞാൽ അനുഭവം എന്ന് പറയും. അതാണല്ലോ നമ്മുടെ അനുഭവം, ഞാൻ അജ്ഞനാണ്. സാക്ഷിമായ അജ്ഞാനം സാക്ഷി പ്രകാശിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വാസ്തവത്തിൽ എന്താണോ ഈ അജ്ഞാനം എന്ന് പറയുന്നത്, ഇത് ചൈതന്യത്തിന്റെ ആഭാസത്തോടു കൂടിയതാണ്. വേറെ തരത്തിൽ പറയുന്നതാണ് ചിത് ഛായയോടു കൂടിയതാണ്, ചിത് പ്രതിബിംബത്തോടു കൂടിയതാണ്. ചിത്തിന്റെ തന്നെ ഒരു ആഭാസമാണത്, ചിത്തിന്റെ തന്നെ ഭാനമാണ്. ഇങ്ങനെ പല ഭാഷകളിൽ പറയും ചിത് ഭാനമാണ് അല്ലെ. ഏത് പ്രകാശത്തെ കാണുമ്പോഴും അവിടെ കണ്ണിന്റെ പ്രകാശമുണ്ട്, നമ്മളതിനെ ശ്രദ്ധിക്കാറില്ല. പുറമേ പലതരത്തിലുള്ള വെളിച്ചം കാണും, പക്ഷെ ആ വെളിച്ചത്തിനോട് പിരിയാതിരിക്കുന്ന ഒന്നുണ്ടെന്നാണ് ഉള്ളിൽ നിന്ന് വരുന്ന കണ്ണിന്റെ വെളിച്ചം. ആ കണ്ണിന്റെ വെളിച്ചം ഉണ്ടെങ്കിൽ പുറമേ ചുവപ്പും പച്ചയും കറുപ്പും നീലയൊന്നുമില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നതിലാണ് പുറമേ കാണുന്ന വർണ്ണാഭമായ വെളിച്ചത്തിലാണ് ശ്രദ്ധിക്കുന്നത്. അവിടെ ഒന്നിനെ വിസ്മരിക്കുന്നത് എന്താണ്? അതിനെല്ലാം പ്രകാശിപ്പിക്കുന്ന കണ്ണിന്റെ ഒരു വെളിച്ചമുണ്ട്. കണ്ണിന്റെ വെളിച്ചം ഇല്ലാത്തവന് അതിന്റെ വില അറിയാൻ, അവനെ സംബന്ധിച്ച് വർണ്ണാഭമായ ഒരു വെളിച്ചം പുറമേയില്ല. ഈ കണ്ണിന്റെ വെളിച്ചത്തിൽ ഈ വർണ്ണങ്ങൾ തന്നെ ഉണ്ടോ? ഇല്ല. അത് നമ്മൾ അറിയുന്നുകൂടിയില്ല, കാണുന്നുകൂടിയില്ല. പക്ഷെ ബാഹ്യമായി വെളിച്ചത്തെ കാണുന്നു. അതുപോലെ ഈരള ഇപ്പറയുന്ന അറിവില്ലായ്മ, തന്നെക്കുറിച്ചുള്ള അറിവില്ലായ്മ, അത് ചൈതന്യത്തിൻ്റെ തന്നെ ഭാനമാണ്. ചൈതന്യത്തിൻ്റെ തന്നെ പ്രകാശത്തിലാണ് നിലനിൽക്കുന്നത് എന്ന് വെച്ചാൽ ഈരള് വെളിച്ചത്തിലാണെന്നർത്ഥം. അത് നേരത്തെ നമ്മൾ ഉദാഹരണം പറഞ്ഞു. എവിടെയെല്ലാം നമ്മൾ നിഴൽ കാണുന്നുണ്ടോ അതൊക്കെ വെളിച്ചത്തിലാണ്. വെളിച്ചത്തിലേ നമുക്ക് നിഴലിനെ കാണാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത് എന്താണ്, പ്രത്യേക ചൈതന്യാഭാസവ ആത്മജ്ഞാനം. പ്രത്യേക ചൈതന്യാഭാസം അതോടുകൂടിയതാണ് ഈ ആത്മാജ്ഞാനം, തന്നെക്കുറിച്ചുള്ള അറിവില്ലായ്മ. ആ തന്നെക്കുറിച്ചുള്ള അറിവില്ലായ്മയെ ഈ പ്രത്യേക ചൈതന്യം തന്നെ പ്രകാശിപ്പിക്കുന്നു. രജ്ജുവിലെ സർപ്പത്തെ പ്രകാശിപ്പിച്ച ആ രജ്ജു തന്നെയാണ്, വേറെ ആരും കൂടെ ഉണ്ടായിരുന്നില്ല. ആ സർപ്പത്തിന് തള്ളയും തന്തിയൊന്നും ഉണ്ടായില്ല. പിന്നെന്താണോ ആ രുചി തന്നെയാണ് പ്രകാശിപ്പിച്ചത്. അതിന്റെ ആകൃതിയിൽ അതിന്റെ രൂപത്തിൽ അത് തന്നെ പ്രകാശിപ്പിച്ചതാണ്. അതിനെ സഹായിക്കാൻ അവിടെ വെളിച്ചവും കണ്ണും ഭയവും എല്ലാം ഉണ്ടായിരുന്നേയുള്ളൂ. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ സാക്ഷി തന്നെയാണ് പ്രകാശിക്കുന്നത്. ആ സാക്ഷിയുടെ തന്നെ ചൈതന്യം ഭാനം അത് തന്നെയാണ് അജ്ഞാനം. അപ്പൊ അത് ബോധ്യം വരികയാണ്. എന്താണ് അങ്ങനെ സാക്ഷ്യമായി ഒന്ന് സാക്ഷിയിൽ നിന്ന് വേറിട്ടില്ല. അത് കൂടസ്ഥ ചൈതന്യം തന്നെയാണ്, സ്വസ്വരൂപം തന്നെയാണ് എന്ന് ബോധിപ്പിക്കുമ്പോൾ പിന്നെ അവിടെ അജ്ഞാനമില്ല. അങ്ങനെ ബോധിക്കുമ്പോൾ അതുവരെയുള്ളൂ അത്. എന്തുകൊണ്ട്? അത് അവിചാരിത സംസിദ്ധമാണ്. വിചാരം കൂടാതെ ശ്രദ്ധിച്ചാണ് അതാണ് ആത്മജ്ഞാനം. പ്രത്യേക ചൈതന്യാഭാസവ ഈ ചൈതന്യം തന്നെയാണ് അതിനെ കാണിച്ചു തന്നത്. അങ്ങനെ ഒരു അജ്ഞാനത്തെ അതാണ് സ്വയം വെളിവായിരിക്കുന്ന തന്നിൽ ഒരിരളിനെ വെറുതെ കൽപ്പിച്ച് വ്യവഹരിക്കുന്നു എന്ന് പറയുന്ന ഇതിനെയാണ്. അല്ലാതെ ഉള്ള ഒരിരളിനെ കാണുകയല്ല, ഇല്ലാത്ത ഒരു ഇരളിനെ കൽപ്പിച്ച് വ്യവഹരിക്കുന്നു. ഇതാ ഇരുളാണ്, ഞാനിതാ അജ്ഞനാണ്, അറിവില്ലാത്തവനാണ്. ഇത് സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മുമ്പ് ഇതിനെക്കുറിച്ച് പറഞ്ഞ് നിത്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത മുമ്പ്. ഇത് സദാ ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എങ്ങനെയൊരു നാശമുണ്ട് ഈ ബോധം വരുന്നത്? ഒന്നോ നാശമുണ്ട്. അങ്ങനെയൊരു ബോധത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ കഴിയാത്തിടത്തോളം കാലം അത് നിത്യം തന്നെ. സദാ ഇതിങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും എന്ന് വെച്ചാൽ ജാഗ്രത സ്വപ്നങ്ങളിൽ ഈ അജ്ഞാനാനുഭവം സുഹൃത്തി ഒഴിവാക്കാം. ജാഗ്രത സ്വപ്നങ്ങളിൽ സദാ ഈ അനുഭവമുണ്ട്, ഞാൻ അജ്ഞനാണ് അജ്ഞനാണെന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ചൈതന്യാഭാസവും ആത്മജ്ഞാനം. അതുകൊണ്ട് ആത്മനഃ കർണത്വാദേഹി, അതുകൊണ്ടാണ് ഈ സ്വസ്വരൂപം നേരത്തെ പറഞ്ഞ ഐശ്വര്യത്തോടുകൂടി ഈശ്വരനായി കാരണത്വം വന്നതിൽ സാക്ഷിത്വം വന്നു. ആത്മന കാരണത്വാദേ പ്രയോജകമിഹേഷ്യത്തെ, ഇതതിന് പ്രയോജകമാണ് എന്ന് പറയും. പ്രയോജകം എന്ന് വെച്ചാൽ ഒരു കാരണമെന്ന് നേരിട്ട് പറയാൻ വയ്യോ, അങ്ങനെ പറയാൻ വയ്യാത്തടത്താണ് പ്രയോജകം എന്ന് പറയുന്നത്. ഫലത്തിൽ കാരണമാണ്, എന്നാൽ കാരണമല്ല. ഇതിൻ്റെ ഇതിനൊരു കാര്യകാരണ ബന്ധമില്ല, അങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. നമ്മൾ സാധാരണ എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്ന കാരണത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്. എന്തുകൊണ്ട് ഇപ്പോൾ പകലായിരിക്കുന്നു, കാരണത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്. അത് നമ്മൾ ഉത്തരം കിട്ടും. അതിന് പറയുന്ന സൂര്യൻ പ്രകാശമാണ്, അതിനെ ഭൂമി വലം വയ്ക്കുന്നുകൊണ്ടാണ്, ഇങ്ങനെയൊക്കെ നമുക്ക് സമാധാനമാണ് കാരണത്വം. പക്ഷേ ചിലതിന് അത് തന്നെ നമ്മൾ കൂടുതൽ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണം പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് സൂര്യൻ അങ്ങനെ നിൽക്കുന്നു, എന്തുകൊണ്ട് ഭൂമി ഇങ്ങനെ വലം വയ്ക്കുന്നു, എന്തുകൊണ്ട് വേറെ തരത്തിലായിക്കൂടാ. അപ്പോ ശരിക്കൊരു കാരണത്വം പറയാൻ കഴിയില്ല. അതിനെ പറയും പ്രയോജകം. എന്തുകൊണ്ടോ അത് സംഭവിക്കുന്നു, എന്തോ ഇതിന്റെ പിന്നിലുണ്ട്, ഇത്രയൊക്കെ പറയാൻ കഴിയും. നിശ്ചയിച്ച് പറയാൻ വയ്യ, ഇന്നതാണ് കാരണം, അതാണ് പ്രയോജകം. സാറിന് പറയും സാക്ഷാത് പരമ്പരയാവാ കാരണമെന്ന് പറയും. ഇവിടെ അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം പ്രയോജകം അതാണ്, അനിർവചനീയമാണ്. ഇതിന്റെ കാരണമൊന്നും നിശ്ചയിക്കാൻ വയ്യ, അനുഭവമുണ്ട് പക്ഷെ കാരണം വയ്യ. സാറിന് നമ്മൾ പറയാറില്ലേ എന്താണെന്നറിയില്ല, വല്ലാത്തൊരു തലവേദന, കാരണം കണ്ടുപിടിക്കാൻ വയ്യ. പക്ഷെ തലവേദന അനുഭവമാണ്, അതാണ് പ്രത്യേകിച്ചൊരു കാരണം പറയാൻ വയ്യ. അതുപോലെ ഇതൊരു വല്ലാത്ത തലവേദനയാണ്, ഇതിനൊരു പ്രത്യേകിച്ചൊരു കാരണം കണ്ടുപിടിക്കാൻ വയ്യ. അങ്ങനെ വരുന്ന സന്ദർഭത്തിലാണ് പ്രയോജക ശബ്ദം ഉപയോഗിക്കുന്നത്. ശരി, അജ്ഞാനം കാരണമെന്ന് പറയാൻ പറ്റുമോ? കഴിയില്ല. എന്തുകൊണ്ട്? അജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞാൽ അത് അവിചാരിത സംസിദ്ധമാണ്. ആത്മാവിനെ കുറിച്ച് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം അത് നിത്യസിദ്ധമാണ്, അതിന് നന്യമായൊന്നുമില്ല, ഏകമാണ്, അദ്വൈതമാണ്. പിന്നെ ഇവിടെ എങ്ങനെ കാരണം വരും? അജ്ഞാനത്തിന് കാരണമില്ല, ആത്മാവിന് കാരണമില്ല. പക്ഷെ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്, ഇത് സ്വാനുഭവമാണ്. അതുകൊണ്ട് പറയാം, ഈ അജ്ഞാനത്തെ നമുക്ക് പ്രയോജകമെന്ന് വിളിക്കാം. അവിചാരിത സംസിദ്ധമായിരിക്കുന്ന ഈ അജ്ഞാനം അതിനെ പറയുന്നു ആത്മന കാരണത്വാദേഹി. അപ്പൊ ഈ ചൈതന്യഭാനം അജ്ഞോഹം എന്നുള്ള അനുഭവം, ഇതാണ് ചൈതന്യഭാനം. ഇതാണ് സർവത്തിനും കാരണമായിരിക്കുന്നത്. ആ ഐശ്വര്യം, ഈശ്വരഭാവം, കാരണത്വം, സാക്ഷിത്വം, ഇതിലെല്ലാം കാരണമായിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവമുണ്ട്, ഈ അനുഭവത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ശ്രുതി പറയുന്നു, നീ പരമാർത്ഥ സ്വരൂപനാണ്, പക്ഷെ എൻ്റെ അനുഭവം ഞാൻ അജ്ഞനാണ്. ഞാൻ പരമാർത്ഥ സ്വരൂപനാണെങ്കിൽ എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ ഒരു അനുഭവം നിൽക്കുന്നു? ഇതിനെന്താ ന്യായീകരണം? ഇതിൻ്റെ നീതീകരണം എന്താണ്? അതിനൊരു ശരിയായൊരു നീതീകരണം കണ്ടെത്താൻ പ്രയാസമാണ്. പിന്നെ അതിന് തന്നെ കൊടുത്തിരിക്കുന്ന പേര് ഇത് അജ്ഞാനം. നീതീകരണമില്ല എന്നർത്ഥം. അനുഭവം ഉള്ളതുകൊണ്ട് നിഷേധിക്കാനും വയ്യ. നീതീകരണമില്ലാതെ തന്നെ അതിനെ അംഗീകരിക്കേണ്ടി വരുന്നു, കാരണം അനുഭവമാണ്. അതിനെ അംഗീകരിക്കുമ്പോൾ തന്നിൽ ഐശ്വര്യവും കാരണത്വവും സാക്ഷിത്വവും എല്ലാം വരും. അപ്പോൾ താൻ വേറെ, ഈശ്വരൻ വേറെ എന്നുള്ള ഭേദം വരുന്നു. അല്പജ്ഞനായ താൻ വരുന്നു, സർവജ്ഞനായ ഈശ്വരൻ വരുന്നു. താൻ സൃഷ്ടിയായി, ഈശ്വരൻ സൃഷ്ടാവായി, ഇതെല്ലാം അവിടെ സംഭവിക്കുന്നു. ഇതെല്ലാം പ്രയോജകമായി നമുക്ക് പറയാൻ എന്താണ് അജ്ഞാനത്തെ. അതുകൊണ്ട് പറയുന്നത് അനിർവചനീയമാണ്, നിർവചിക്കാൻ കഴിയാത്തതാണ്. അതിന്റെ സ്വരൂപത്തെ നിർവചിക്കാൻ വയ്യ. സത്തെന്നോ അസത്തെന്നോ, സത് അസത്, ഉഭയമെന്നോ സത് അസത്, ഉഭയ വിലക്ഷണമെന്നും ഒരു തരത്തിൽ തന്നെ നിർവചിക്കാൻ വയ്യ. എന്നാൽ ഇതെല്ലാം അനുഭവത്തിലുണ്ട് തന്നെ. ചൈതന്യ അഭാസവൻ പ്രത്യേക മോഹാന്താൻ പ്രത്യേകാത്മന ബുദ്ധ്യാദേഹി വിഷയാന്തസ്യ സിദ്ധി സാക്ഷിണ തതഃ. അതുകൊണ്ട് ഇങ്ങനെ ഒന്നിനെ സ്വീകരിക്കുന്നു. ഈ അജ്ഞാനം, ആത്മ മോഹം എന്ന് പറയുന്ന ഒന്നിനെ സ്വീകരിക്കുമ്പോൾ എന്ന് വരുന്നു, ചൈതന്യാഭാസവൻ ചൈതന്യാഭാസത്തോടുകൂടി സർവവും ശ്രദ്ധിക്കുന്നു. ചൈതന്യാഭാസത്തോടുകൂടി അജ്ഞാനം മാത്രമുണ്ട്. പ്രത്യേക മോഹാന്താ പ്രത്യേകാത്മന ബുദ്ധ്യാദേഹ വിഷയാന്തസ്. ആ പ്രത്യേക മോഹത്തിൽ തുടങ്ങി ബുദ്ധ്യാദി ബുദ്ധി കർണങ്ങൾ, വിഷയാന്തസ്യ ശബ്ദസ്പർശരൂപരസഗന്ധങ്ങൾ സർവവും ശ്രദ്ധിക്കുന്നു. സിദ്ധിസ്യാ, അപ്പോ ഇതിനെല്ലാം ഒരു സാക്ഷിയെ സിദ്ധിക്കുന്നു. അത് പറയുന്നു, ഞാൻ സാക്ഷിയായിരിക്കുന്നു, ഇതെല്ലാം സാക്ഷ്യമായിരിക്കുന്നു, ഇതെല്ലാം ചൈതന്യവത്തായിരിക്കുന്നു, ചൈതന്യമയമായിരിക്കുന്നു. ഇവിടെ സർവവും അനുഭവപ്പെടുന്നത് ചൈതന്യവത്തായിട്ട്, ബോധമയമായിട്ടാണ് അനുഭവപ്പെടുന്നത്. കേവലം ചിത് സംയുത് മാത്രമാണ് നിലനിൽക്കുന്നതെങ്കിൽ പിന്നെ ബോധമയമാവാൻ ഇവിടെ എന്താ ഉള്ളത്? പാല് ജലമയമാവണമെങ്കിൽ പാലും വേണം, വെള്ളവും വേണം. എന്നാലേ പാല് ജലമയമാകും. അതിലൂടെ ബോധമയമാകണമെങ്കിൽ ഇവിടെ രണ്ടും വേണം, ബോധവും വേണം, ജഡവും വേണം. ഇവിടെ അനുഭവം എല്ലാം ബോധമയമായിട്ടാണ്. ജ്ഞാനം കൊണ്ട് സർവത്തെയും ഗ്രഹിക്കുന്നു, അറിയുന്നു എന്ന് പറയുന്നു. അതാണ് ജ്ഞാനം കൊണ്ട് ഗ്രഹിക്കുക. സർവവും അറിവിന് വിഷയമായിരിക്കുന്നു, അതാണ് ബോധമയമോ എന്ന് പറയുന്നു. ഇത് മുമ്പ് പറഞ്ഞ പ്രയോജനം കൊണ്ടാണ്. അതാണ് ചൈതന്യഭാനമായി ഈ അറിവില്ലായ്മ അനുഭവപ്പെടുമ്പോൾ അതിനെ തുടർന്ന് പ്രത്യേക മുഖാന്ത തന്നെക്കുറിച്ചുള്ള ആ മോഹം, അതിനെ തുടർന്ന് സർവവും ബുദ്ധ്യാദേഹ വിഷയാന്തസ്യ സിദ്ധി, ബുദ്ധ്യാദി വിഷയാന്ത സർവവും ബോധമയമായി ഉൾപ്പെടും എന്ന് അറിയുന്നുണ്ടോ? അറിവിന് വിഷയമാകുന്നതെല്ലാം ബോധമയമാണ്, ബോധത്തിനത് വിഷയമായില്ലേ? ജഡമെന്ന് നമ്മൾ പറയുന്നതും അറിവിന് വിഷയമാകുമ്പോൾ അത് ബോധമയമായി പിന്നെ ഇവിടെ നമുക്ക് വേർതിരിക്കാൻ പറ്റും. ഇത് ജഡമാണ്, ഇത് ഇതിൻ്റെ അറിവാണ്, അങ്ങനെ വേർതിരിക്കാൻ കഴിയില്ല. കാരണം വേർതിരിക്കുന്നു എന്താണ്? ബോധമാണ്. നമ്മൾ സാധാരണ പറയും എന്താണ്? ആ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ വസ്തു ഇത് ജഡമാണ്, ഇതിനറിയുന്ന ബോധമാണ്. അപ്പോൾ ചിത്ത് ജഡം രണ്ടും രണ്ടാണ്. ഇതൊക്കെ വളരെ സ്ഥൂലമായ ഒരു വിഭജനം മാത്രമാണ്. വാസ്തവത്തിൽ ചിത്തിനെയും ജഡത്തെയും രണ്ടായി വേർതിരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഗ്രഹിക്കുന്നു, ബോധിക്കുന്നു, അറിയുന്നു എന്ന് പറയുമ്പോൾ അത് അറിവിൽ അന്തർഭവിച്ചു കഴിഞ്ഞു. അറിവിൽ അന്തർഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അറിവിൽ നിന്ന് അതിനെ അന്യമാക്കും? അറിവിൽ നിന്ന് ജഡത്തിനെങ്ങനെ ഭേദപ്പെടുത്തും? ജഡത്തിനെ നിങ്ങൾ ഭേദപ്പെടുത്തുമ്പോഴും എന്തുവരുന്നു? ആ ഭേദപ്പെടുന്ന ജഡവും അറിവിന് വിഷയമാകും. അറിവിൽ നിന്ന് ജഡത്തെ വേർതിരിക്കാൻ കഴിയില്ല. അത് ചിന്മയമായേ ഇരിക്കത്തുള്ളൂ, ബോധമയമായേ ഇരിക്കത്തുള്ളൂ. അങ്ങനെ കൃത്യമായി ഇത് ചിത്താണ്, ഇത് ജഡമാണ്, ഇത് ആത്മാവാണ്, ഇത് അനാത്മാവാണ്, അങ്ങനെ വേർതിരിവ് സാധ്യമല്ല. എന്തുകൊണ്ട്? അങ്ങനെ വേർതിരിക്കുന്ന ബോധത്തിൽ നിന്ന് ആ ജഡത്തിന് വേർതിരിയാൻ സാധ്യമല്ല. ബോധത്തിന് അത് വിഷയം ആയതുകൊണ്ട്, ബോധം എവിടെ പോയാലും അതിനെ ഗ്രഹിക്കുന്നത് കൊണ്ട്, അങ്ങനെ സർവവും ബുദ്ധി തുടങ്ങി വിഷയാന്തം വരെയുള്ളത് സർവവും എന്താണ്? ചൈതന്യ ആഭാസത്തോടുകൂടിയിരിക്കുകയാണ്, ചൈതന്യ ഭാനത്തോടുകൂടിയിരിക്കുകയാണ്. ആത്മജ്ഞാനം ഇത് ചൈതന്യാഭാസമാണ്, ചൈതന്യാഭാസത്തോടുകൂടിയതാണ്. കേവലം അത് അജ്ഞാനത്തിന് മാത്രമല്ല, ബുദ്ധി ശരീരം ശബ്ദസ്പർശ രൂപാദി സർവവും ചൈതന്യ ഭാനത്തോടുകൂടിയതാണ്. ഇത് ഇതാണ് ഇവിടെ പറയുന്ന, നമ്മൾ ബോധിപ്പിക്കുന്ന പരമാർത്ഥമായ തത്വം ഇതാണ്. ചൈതന്യാഭാസത്തോടുകൂടിയിരിക്കുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ സർവവും ചൈതന്യമയമായിരിക്കുന്ന ഈ അവസ്ഥയിൽ, ഇഹ ഈ അവസ്ഥയിൽ ഇവിടെ സാക്ഷിയുണ്ട്, സാക്ഷ്യമുണ്ട്, സൃഷ്ടാവുണ്ട്, സൃഷ്ടിയുണ്ട്, ഈശ്വരനുണ്ട്, ഐശ്വര്യമുണ്ട്, എല്ലാം ഈ അവസ്ഥ വ്യാവഹാരികമായ അവസ്ഥ എന്ന് പറയും. ഇവിടെ എങ്ങനെ തന്നെ സാക്ഷിത്വം വരുന്നു എന്നുള്ളത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത്. അവിടെ വിശേഷിച്ച് പറയുന്ന എന്താണ്? അങ്ങനെ സാക്ഷിത്വം എന്ന് പറയുന്നതും പരമാർത്ഥ ചിന്തയല്ല, അതും സോപാധികമായ ചിന്തയാണ്. സ്വയം സേദ്ധും അസാമർഥ്യ സാധനാന്തരഹാനത ബാധകസ്യ സദ്ഭാവ തമസ സാക്ഷിത ചിതേഹി. ചിതി ബോധം, സംവിത് ജ്ഞാനം, അറിവ്, ഈ ചിതിയിൽ ആ സാക്ഷിത വരുന്നത് തമസ തമസുകൊണ്ടാണ്, ഇരുളുകൊണ്ടാണ്, അറിവില്ലായ്മ കൊണ്ടാണ്, അല്ലെങ്കിൽ സാക്ഷിയല്ല. സാക്ഷിത്വത്തെ പരമാർത്ഥമായി അങ്ങനെ എന്തുകൊണ്ട് സ്വയം സേദ്ധും അസാമർഥ്യ? ഈ തമസിന് സ്വയം നിലനിൽക്കാൻ കഴിയില്ല. എന്തുകൊണ്ടായി തമസ് നിലനിൽക്കുന്നത്? ഞാൻ അജ്ഞനാണെന്ന് സ്വയം അനുഭവിക്കുന്നുകൊണ്ടാണ്, എന്നെ ആശ്രയിച്ചാണ് എന്നിൽ അജ്ഞാനം നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പരമാർത്ഥ സ്വരൂപണം ആണ് എന്നറിയുമ്പോൾ അത് നശിച്ചു പോകും. അപ്പൊ എന്റെ അജ്ഞാനം എത്ര പ്രയാസപ്പെടുകയാണ് ചെയ്യുന്നത്? അജ്ഞാനത്തെ നശിപ്പിക്കുന്നത് ജ്ഞാനം വേണം. ഇതിനു വേണ്ടിയിട്ടാണ് എല്ലാ യുദ്ധവും നടത്തുന്നത്. ഞാനാ ദൈവത്തു കൈവല്ലി ജ്ഞാനം കൊണ്ട് മോക്ഷം, ജ്ഞാനം സമ്പാദിച്ചു, അങ്ങനെ ഗുരുവിനെ സമീപിക്കുന്നു, ശാസ്ത്ര ശ്രമിക്കണം, സാധനകൾ അനുഷ്ഠിക്കണം. അപ്പോ ഇതെല്ലാം ഈ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. ശരി, അജ്ഞാനം ഇങ്ങനെ തന്റെ ആജന്മ ശത്രുവായിരിക്കുന്ന ഈ അജ്ഞാനം ഇതിനെ നിലനിർത്തിയിരിക്കുന്ന ആരാണ്? താൻ തന്നെയാണ്. സ്വയം സേദ്ധും അസാമർത്ഥ്യം, ഇതിന് സ്വയം നിലനിൽക്കാൻ പറ്റത്തില്ല. താൻ തന്നെ നിലനിർത്തിയിരിക്കുന്ന അജ്ഞാനത്തെ താൻ തന്നെ നശിപ്പിക്കുന്നതിന് വേണ്ടി താൻ തന്നെ ഇവിടെ പെടാപ്പാടുപെടുകയാണ്. അതാണ് ഇവിടുത്തെ വളരെ വിചിത്രമായ കാര്യം. അതിനു വേണ്ടിയിട്ടാണ് എല്ലാ അഭ്യാസങ്ങളും കാണിക്കുന്നത്. താൻ നിലനിർത്തിയിട്ട് താൻ അതിനെ നശിപ്പിക്കുന്നു. ഇവിടെ ബോധിപ്പിക്കുന്ന എന്താണ്? നീ അതിനെ നിലനിർത്തണ്ട, അപ്പൊ പിന്നെ നീ അതിനെ നശിപ്പിക്കാൻ വേണ്ടി ഇതിനെ പാടുപെടുന്നു. നിലനിർത്തിയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നശിക്കൂ. ആത്മാശ്രയ ദോഷമല്ലേ? അതെങ്ങനെ നടക്കും? തന്റെ ശിരസിൽ താൻ കയറി നിൽക്കാൻ ശ്രമിക്കും പോലെ തന്നെ താൻ നിലനിർത്തുന്ന ഒന്നിനെ താൻ തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുക. അതാണ് ഒരു ശ്രമം കൊണ്ടും ഇത് നശിക്കില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്, കാരണം താനല്ലേ നിലനിർത്തിയിരിക്കുന്നത്. സ്വയം സേദ്ധും അസാമർത്ഥ്യ സാധനാന്തരഹാനത, ഇതിനെ നിലനിർത്താൻ മറ്റെന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അജ്ഞോഹം സ്വാനുഭവമാണ്, തന്നെ തന്നെ പ്രകാശിക്കുന്നതാണ്, തന്നെ തന്നെയുള്ള ഒരു അനുഭവമാണ്. ഇവിടെ രണ്ടാമതൊന്നുമില്ല. ഇതിനെ നിലനിർത്താൻ വേണ്ടി സാധനാന്തരമൊന്നുമില്ല, മറ്റൊരു ഉപായവുമില്ല. താൻ അതിനുവേണ്ടി എന്ത് ചെയ്തിട്ട് അതിനെ നിലനിർത്തുന്നത്? ആരോഗ്യം നിലനിർത്തണം, ലേശസ് നിലനിർത്തണം, സമ്പത്ത് നിലനിർത്തണം, ഇതിനൊക്കെ ഒരുപാട് പ്രയത്നം ആവശ്യമാണ്. പക്ഷെ അയത്നസിദ്ധമാണ് അജ്ഞോഹം. ഞാൻ അജ്ഞനാണ്, ഇതെന്തിനെ ആശ്രയിച്ചാൽ നിലനിർത്തിയത്? അതിനൊരു സാധനങ്ങളുടെ ആവശ്യമില്ല. എന്നാൽ ബാധകസ്യ സദ്ഭാവ, ഈ ഒരവസ്ഥ സ്വയം നിലനിർത്തിയിരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് ബാധകമുണ്ട്. തത്വമസി പ്രാമാണികമായ ബോധം, അതാണ് ഇതിന്റെ ബാധകം. ആ ബാധകം വരുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് താൻ നിലനിർത്തിയാണ്. അത് ഈ വെളിച്ചത്തിലാണ് മനസ്സിലാകും. ശ്രുതിയിൽ നിന്നും ശ്രുതി നൽകുന്ന വെളിച്ചത്തിലാണ് മനസ്സിലാകും. ഇതെല്ലാം വ്യർത്ഥമാണ്, ഈ പരിശ്രമങ്ങളെല്ലാം ഇതൊക്കെ ശുദ്ധ സംബന്ധമാണ്, ഈ കാണിച്ചതെല്ലാം. എന്തുകൊണ്ട്? ഇത് താൻ തന്നെ നിലനിർത്തിയ ഒന്നാണ് എന്ന് ശ്രുതി ബോധിപ്പിക്കുന്നു. തമസ സാക്ഷിത ചിത്തേഹി, അതുകൊണ്ട് ഈ ചിത്തിൽ സാക്ഷിത്വം വരുന്നത് ഈ അറിവില്ലായ്മ കൊണ്ടാണ്. ഞാൻ ഒരു അജ്ഞാനത്തെ നിലനിർത്തി അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഘോരമായ പരിശ്രമം ചെയ്യുന്നു. താൻ തന്നെ സാക്ഷിത്വത്തെ ആരോപിക്കുന്നു, തനിക്ക് സാക്ഷ്യമായിരിക്കുന്ന അജ്ഞാനത്തെ കാണുന്നു, അതിനെ ഇല്ലാതാക്കുന്നു. ഇവിടെയെല്ലാം തന്നിൽ നിൽക്കുന്ന ഈ അജ്ഞാനത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങളാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് തന്നെ സാക്ഷിയായി കരുതുന്നത്. താൻ സ്വയം നിലനിൽക്കുന്ന ഈ അജ്ഞാനം ഇതുള്ളപ്പോഴേ തനിക്ക് സാക്ഷിയാകേണ്ട ആവശ്യമുണ്ട്. എന്റെ ബാധകമായ ജ്ഞാനത്തിൽ പിന്നെ താൻ സാക്ഷിയല്ല, തന്നെ അജ്ഞാനമില്ല. അതാണ് തമസാ സാക്ഷിതാചിതേഹി. അപ്പോ തന്നിലുള്ള ആ സാക്ഷിത്വത്തെ നിഷേധിച്ചാൽ തന്നിലുള്ള അജ്ഞാനം അവിടെ നിഷേധിക്കപ്പെടുന്നു. അതിന് ബാധകമായ ജ്ഞാനം അത് തന്നിൽ ഉദയം ചെയ്യുന്നു. അങ്ങനെ ആ ജ്ഞാനം ഉദയം ചെയ്യുമ്പോഴാണ് ശ്രുതിയുടെ സഹായത്തോടുകൂടി ആ ജ്ഞാനം തന്നിൽ സ്ഫുരിക്കുമ്പോഴാണ് ഇതെല്ലാം മാറുന്നത്. സാക്ഷിത്വം പോകുന്നത്, അജ്ഞാനവും പോകുന്നു. സൂപ്പര നിർവാഹകത്വന്റെ തസ്യുക്തം. സാക്ഷിത്വാദികളെല്ലാം എന്താണ്? അത് അവിദ്യകം നഹി സാപേക്ഷം സ്വരൂപം സ്വാഭാവികം. അപേക്ഷികമായിരിക്കുന്ന ഇത് സാക്ഷ്യസാക്ഷ്യം എന്ന് പറയുന്ന ഈ ഭാവം എന്താണിത്? സ്വാഭാവികമല്ല, അസ്വാഭാവികം ചാവിദ്യം രജതത്തെ പോലെ മുമ്പ് പറഞ്ഞ ഇത് അസ്വാഭാവികമാണ്. ഏതോ കേജത് ഐശ്വര്യം അനാരോപിതം അശ്രയന്തേ തേപ്പനൊരൈശ്വര്യം കരുണത്വം ചൈത്യാദി വാർത്തികാർത്ഥം നാലോചയന്തേ. ആരാണോ ഈ തത്വത്തെ മനസ്സിലാക്കാതെ ഐശ്വര്യം അനാരോപിതമാണ്, ഈശ്വരത്വം ഈശ്വരീയതം അതൊക്കെ പരമാർത്ഥമാണ്, അനാരോപിതം ആശ്രയന്തേ തേപ്പനൊരൈശ്വര്യം കരുണത്വം ചിത്യോതി വാർത്തികാർത്ഥം എന്ന ആലോചിക്കുന്നത്. അവർ ഈ വാർത്തിക താല്പര്യത്തെ മനസ്സിലാക്കാത്തവരാണ്. സ്വസ്വരൂപത്തിൽ അന്യമായി പരമാർത്ഥമായി ഈശ്വരത്വം കാരണത്വം തുടങ്ങിയൊക്കെ സ്വീകരിക്കുന്നവർ ഇവിടെ ഇതിന്റെ താല്പര്യത്തെ അറിയാത്തവരാണ്. താല്പര്യത്തെ അറിയുന്നവർ സ്വസ്വരൂപത്തിൽ നിന്ന് അന്യമായി ഒന്നിനെയും ഗ്രഹിക്കുന്നില്ല, സ്വീകരിക്കുന്നില്ല എന്നർത്ഥം.